ആത്മവ്യതിരേകേണ അന്യത് കിഞ്ചിത് അസ്ഥി. ആത്മാവിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല, തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനോട് വിശദീകരിക്കുകയാണ്, ആത്മധി മാത്ര ഗമ്യാർത്ഥ തദന്യവഭാസതേ തദ്ദർശന നിഷേധാർത്ഥം ബ്രഹ്മേത്യാഹ പരാശ്രുതി. ഇവിടെ ആത്മാവാരി ദൃഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യോ മൈത്രേയി ആത്മനുവാരി ദർശനേന ശ്രവണേന മത്യാവിജ്ഞാനേന ഇതം സർവം വിഹിതം എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ബ്രഹ്മതം പരാദാ അവനെ തിരസ്കരിക്കണം, അങ്ങനെ അവൻ നശിക്കുന്നവനാണ്, അവന് പുരുഷാർത്ഥം നഷ്ടപ്പെടുന്നു എന്നെല്ലാം വീണ്ടും അതെന്തിനു പറയുന്നു? കാരണം ഇവിടെ ആത്മബോധത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആത്മബോധത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും ഇവിടെ ബ്രഹ്മത്വം പരാദാ അവനെ ബ്രാഹ്മണൻ തിരസ്കരിക്കണം, ക്ഷത്രിയൻ തിരസ്കരിക്കണം, ലോകങ്ങൾ തിരസ്കരിക്കണം. ആത്മധി മാത്ര ഗമ്യാർത്ഥ ആത്മബോധം കൊണ്ട് എന്തിനാണ് ഗ്രഹിക്കേണ്ടത്? ആത്മാവിന് മറ്റൊന്നുമല്ല. അപ്പോൾ ഒരാൾക്ക് ആത്മബോധമുണ്ടെങ്കിൽ അയാൾ ആത്മാവിനെ മാത്രമേ ഗ്രഹിക്കാവൂ. അവിടെ ചോദ്യം വരും, അപ്പോൾ ഈ കാണുന്നതൊക്കെയോ? ആത്മബോധമുള്ളവരല്ലേ ശിഷ്യൻ ഉപദേശിക്കുന്നത്? അന്യനില്ല അവിടെ, ലോകമിന്റെ ശരീര ഇന്ദ്രിയം മനസ്സ് ഈ കർണങ്ങളുടെ വ്യാപാരം പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ചിന്തിക്കാൻ വീണ്ടും യുക്തി വരാം. ഇവിടെയും യുക്തി ആവശ്യമാണ്, പക്ഷെ ഇത് ആത്മദർശനം ആത്മബോധത്തിന് വിരുദ്ധമായ യുക്തി വരാം. നല്ല ബുദ്ധിയുള്ളവർക്കുള്ള ഒരു കുഴപ്പം അതാണ്, അവരെപ്പോഴും യുക്തി പ്രയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കേവലമായ ബുദ്ധി അതെത്ര സൂക്ഷ്മമായാലും ആ ബുദ്ധി കൊണ്ടിത് ഗ്രഹിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക, അയാൾക്ക് ഈ ബോധം ഉണ്ടാവും എന്ന് പറയാൻ വയ്യ. ബുദ്ധിയോടുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? ഇതിന് വിരുദ്ധമായി ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെങ്ങനെ സംഭവിക്കും? അത് ബുദ്ധിയുടെ ഒരു കുഴപ്പം. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അന്തർമുഖമായ ശ്രദ്ധ, അതാണ് ഇതിനാവശ്യം. ബുദ്ധി ഇവിടെ പ്രയോജനം ചെയ്തിട്ടില്ല. അത് ചോദ്യം വികല്പങ്ങൾ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കത്തുള്ളൂ. അതിന് വലിയ ബുദ്ധിമാന്മാർക്കും ഇത് ഗ്രഹിക്കാൻ കഴിയാത്ത ആത്മധീമാത്രഗമ്യാർത്ഥാത് യഹത്തതന്യോ ഉപാസതേ. വീണ്ടും ആത്മബോധത്തെ കുറിച്ച് ധരിച്ചതിന് ശേഷവും, ഇന്നതാണ് ആത്മബോധം എന്ന് ധരിച്ചതിന് ശേഷവും വീണ്ടും അന്യോപാസതേ, വീണ്ടും ഭേദബുദ്ധി. തദ്ദർശന നിഷേധാർത്ഥം ആ ബുദ്ധിയെ നിഷേധിക്കുന്നതിന് വേണ്ടി ബ്രഹ്മേത്യഹ പരാശ്രുതി, അതാണ് ഇവിടെ പരാശ്രുതി. വീണ്ടും ബ്രഹ്മ, അതായത് ബ്രഹ്മ ഇവിടെ പറഞ്ഞത് ബ്രഹ്മ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, അവനവനെ നിഷേധിക്കണം, ഭേദബുദ്ധിയുള്ളവനെ. എന്നുവെച്ചാൽ ഞാൻ ബ്രാഹ്മണനാണെന്ന് അഭിമാനിക്കുന്നവനെ. ആത്മബോധം ഉള്ള ഒരുവന് ആത്മാവ് ആണ് താൻ എന്നറിഞ്ഞ ഒരുവന് അങ്ങനെ ഒരു ഭേദബുദ്ധി വരാൻ പാടുള്ളതല്ല. ഇവിടെ സർവവും അതെന്നാ പറയുന്നത്? ശ്രുതി മതേ വിജ്ഞാതേ ഇതം സർവം വിദിതം ഭവതി, ഇതെല്ലാം അറിയുന്നു, സർവത്തെ ആത്മാവ് അറിയുന്നു. വീണ്ടും ഭേദബുദ്ധി. അപ്പോൾ ഇത് നിഷേധിക്കുന്നതെന്ന് മനസ്സിലാക്കാമല്ലോ. അങ്ങനെയുള്ള ഭേദബുദ്ധി ഉണ്ടാകാം. ആത്മബോധത്തിന് ശേഷവും അങ്ങനെയുള്ളൊരു ഭേദബുദ്ധി ഉണ്ടാകാം. ആത്മബോധം എന്ന് പറയുന്ന ഭേദബുദ്ധിയെ നിഷേധിക്കുന്നതല്ലേ. വീണ്ടും ആത്മബോധത്തിന് ശേഷം അങ്ങനെ ഭേദബുദ്ധി ഉണ്ടാകുന്നു ആണ് പറഞ്ഞത്. ബുദ്ധി ബുദ്ധിമത്വം, ഒരാളുടെ ബുദ്ധിമത്വം, ഒരാളുടെ സംസ്കാരം, അയാൾക്ക് അങ്ങനെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ ആ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെയുള്ള വികല്പങ്ങളെ ഉണ്ടാകും. ആത്മതത്വം എന്താണെന്ന് അയാൾ ഗ്രഹിച്ചിരിക്കുന്നു. എന്നാലും തന്റെ പൂർവവാസനക്കനുസരിച്ച് പ്രപഞ്ച പ്രതീതി പഴയതുപോലെ തന്നെ അനുഭവപ്പെടും. അപ്പോൾ ഈ ഭേദത്തെ വീണ്ടും കാണാൻ ശ്രമിക്കും. തത്വത്തിൽ അത് നിഷേധിച്ചു കഴിഞ്ഞു, പക്ഷെ പ്രതീതിയിൽ അത് നിലനിൽക്കുന്നു. അതാ പരമാർത്ഥത്തിൽ ഭേദമില്ലെന്ന് മനസ്സിലാക്കി, പക്ഷെ പ്രാതീതികമായ പ്രതീതിയിൽ അനുഭവത്തിൽ വരുന്ന ഭേദമുണ്ട്. അതിനെ ബുദ്ധി കൊണ്ട് നിഷേധിക്കാം, ബുദ്ധി കൊണ്ട് സമർപ്പിക്കാം, രണ്ടിനും ബുദ്ധി ഉപയോഗിക്കാം. ബുദ്ധി കൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ അത് സർവവിധത്തിലുള്ള ദ്വൈതത്തെയും നിഷേധിക്കും. അല്ല, ബുദ്ധി കൊണ്ട് വീണ്ടും അതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ ഭേദത്തെ അത് ആത്മബോധത്തിന്റെ ഒരു അപൂർണത എന്ന് പറയും. ആത്മബോധത്തിന്റെ ഒരു പൂർണതയെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് പാരമാർത്ഥികമായ ജ്ഞാനം, മറ്റൊന്ന് വ്യാവഹാരികമായ ജ്ഞാനം. പാരമാർത്ഥികമായ തത്വം എന്നതെന്ന് ഗ്രഹിക്കുന്നു, പക്ഷെ ലോകവ്യവഹാരത്തിൽ വ്യാവഹാരികമായ ജ്ഞാനത്തെ അവലംബിക്കുന്നു. ആ വ്യാവഹാരികമായ ജ്ഞാനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? താൻ ദർശിച്ച ആ തത്വത്തിന്റെ നിലയിൽ നിന്നുകൊണ്ടാണോ വ്യവഹാരം അനുഷ്ഠിക്കേണ്ടത്? അതോ കേവലമായ പ്രതീതി, ഭ്രാന്തി, അതിനെ ആശ്രയിച്ചിട്ടാണ്? അപ്പോൾ ചിത്ത സംസ്കാരം അനുസരിച്ച് ചിലർക്ക് ഈ ഭ്രാന്തിയെ ആശ്രയിച്ച് വ്യവഹാരം തുടരണമെന്ന് തോന്നും. അപ്പോൾ ബാഹ്യമായ പ്രാതീതികമായ ഈ ഭേദത്തെ വീണ്ടും ആശ്രയിക്കും. അങ്ങനെ ആശ്രയിക്കുമ്പോൾ എതിർ തത്വത്തെയാണോ താൻ സാക്ഷാത്കരിച്ചത്? ആ തത്വത്തിന് യോജിക്കാത്ത കാര്യങ്ങളെയും അയാൾക്ക് വ്യവഹാരത്തിൽ അംഗീകരിക്കേണ്ടി വരും. അതിനെയും നിഷേധിക്കുന്നു, അതും പാടില്ല. അതാണ് ഇവിടെ ശ്രുതി ചെയ്യുന്നത്. തത്വബോധം അതിന് യാതൊരു തരത്തിലുള്ള കലർപ്പും വരാൻ പാടില്ല. അതിന് അജ്ഞാനം തുടങ്ങിയ ദോഷങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല. പ്രതീതി അത് എപ്പോഴും ബ്രഹ്മത്തിന്റെ ഒരു അവശിഷ്ടമാണ്. തത്വബോധത്തിന് ശേഷവും പ്രതീതി അവശേഷിക്കും. ഭാഷകാരം പറയുന്നുണ്ടോ, ചക്രം കറക്കുന്ന നിർത്തിയാൽ അത് കറങ്ങിക്കൊണ്ടിരിക്കും. ആ കറക്കത്തെക്കുറിച്ച് അവിടെ പറയുന്നു, അവിടെ എന്ത് നിലപാടാണ്? മുമ്പ് പറഞ്ഞ എന്താണ്? തത്വബോധത്തിന് ശേഷവും സർവവും ബ്രഹ്മം എന്നറിയുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു തത്വബോധത്തിന് ശേഷം പിന്നെന്തറിയാനാണ്? പിന്നെന്താ സർവവും ബ്രഹ്മം എന്ന് പറയുന്നത്? തത്വബോധം തന്നെ അതാണല്ലോ പറയുന്നു. അങ്ങനെയല്ല, തത്വബോധത്തിന് ശേഷവും ഈ ശ്രവണം, ദർശനം, മനനം തുടങ്ങിയ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തികൾ പ്രാതീതികമായ ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ്. ആ ദ്വൈതത്തോട് എന്ത് നിലപാട് സ്വീകരിക്കും? അവിടെയും അദ്വൈതം തന്നെ സ്വീകരിക്കും എന്നോ? അവിടെയും ആ ദ്വൈത ബോധത്തിനനുസരിച്ചുള്ള വ്യവഹാരങ്ങൾ, അതാണ് ശ്രുതിയുടെ നിലപാട്. അതുകൊണ്ട് പറയുന്നു അങ്ങനെയുള്ള അഭിമാനങ്ങളെല്ലാം ഉപേക്ഷിക്കണം. സർവതരത്തിലുള്ള അത് വ്യവഹാരത്തിൽ പോടും പാടില്ല. തത്വബോധത്തിന് ശേഷവും അല്ല, തത്വബോധത്തിന് ശേഷം വ്യവഹാരത്തിൽ ഭേദബുദ്ധി തുടരാമെന്ന് പറയുന്നവരുണ്ട്. അതിനങ്ങനെ നിയമനം ചെയ്യാൻ കഴിയത്തില്ല. തത്വബോധത്തിന് ശേഷം ഒരാളെങ്ങനെയാണ് വ്യവഹരിക്കേണ്ടത് അത് മറ്റൊരാൾക്ക് ഒരു നിയമം അതിനുണ്ടാക്കാൻ പറ്റത്തില്ല. അതിന് പുതിയ പറയുന്നൊരു പേരുണ്ടെന്നാണ് പ്രാരബ്ധം, പ്രാരബ്ധ കർമ്മം. ആ കർമ്മം അനുസരിച്ച് ഓരോരുത്തരും അവരവർ ചെയ്യേണ്ട രീതി പ്രവർത്തിച്ചോളും. അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്രതീതി ദ്വൈതമുള്ളതുകൊണ്ട് ദ്വൈതത്തെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളും ആകാം. തദ്ദർശന നിഷേധാർത്ഥം ഇവിടെ പറയുന്നു അത് സാധ്യമല്ല. ആ പ്രതീതിയിലും അദ്വൈത തത്വത്തിന്റെ നിലയിൽ നിന്ന് തന്നെ വ്യവഹരിക്കണം, പ്രവർത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് തുടർന്നു വരുന്ന ശ്രുതി ഈ ഭേദബുദ്ധിയെ വീണ്ടും തത്വജ്ഞാനത്തിന് ശേഷം ആ ഭേദബുദ്ധിയെ നിരാകരിക്കുന്നത്. ഇത് ശ്രുതിയുടെ താല്പര്യമാണ്. ഇതെല്ലാവരും ഇവിടെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ ഇവിടെ ചർച്ച ചെയ്യുന്നു. സമസ്ത വ്യസ്തത തസ്മാ നൈവേഹ ശ്രുതിമാനത അനാത്മബുദ്ധി വിഷയം ഏതോ യത്നം നിഷേധതി. പറയുന്നു അനാത്മദൃഷ്ടി നിഷേധേന സ്വയൂഥ്യകൽപ്പനാവി നിരസ്ഥ. അദ്വൈതികളിൽ തന്നെ സ്വയൂഥ്യം എന്ന് വെച്ചാൽ അദ്വൈതികൾ എന്ന് പറയുന്നവരിൽ തന്നെ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ആത്മബോധത്തിന് ശേഷം ആ വ്യവഹാരം എങ്ങനെയായിരിക്കണം? ആത്യന്തികമായി അതിന് പറയുന്ന സമാധാനം ഇതാണ്. പ്രാരബ്ധം എന്ന് വെച്ചാൽ ആർക്കും നിർവചിക്കാൻ പറ്റത്തില്ല എന്താണ്. ഇവിടെ തത്വബോധത്തിന്റെ വെളിച്ചത്തിൽ അതിനെ നിർവചിക്കുകയാണ്. ഇവിടെ അദ്വൈതികളെ തന്നെ ഇവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇവിടെ അത് കഴിഞ്ഞ് പിന്നീട് യാതൊരു തരത്തിലുള്ള ഭേദവും അങ്ങനെ ഇവിടെ പറഞ്ഞ സമസ്ത വ്യസ്തത, സമസ്തം വ്യസ്തം എന്നുള്ള തരത്തിൽ വരുന്ന ഭേദങ്ങൾ ഒരാൾ പറയുന്നു എന്റെ സ്വരൂപം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് സച്ചിദാനന്ദമാണ്. പക്ഷെ ഈ ലോകം, എന്റെ മുമ്പിൽ നിൽക്കുന്ന ലോകം, അത് അനന്ത ജഡ ദുഃഖരൂപമായി എന്നും അനുഭവപ്പെടുന്നതാണ്. ഈ ശരീരം നശിക്കുന്നതുവരെ ഈ സമസ്തത്തിനോട് വ്യസ്തനായിരിക്കുന്ന എന്റെ നിലപാട് എന്തായിരിക്കും? അദ്വൈതത്തിന്റെ ഒരു നീതിയാണോ അതേ ദ്വൈതത്തിൽ അവലംബിക്കുന്ന നീതിയാണ്? അദ്വൈതത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ഭേദത്തെ ആശ്രയിച്ചുള്ള ഒരു നീതിയല്ല. അദ്വൈതത്തെ അവലംബിക്കുന്ന നീതി എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഭേദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ്. ഇതിലേതിനെ സ്വീകരിക്കണം? ഇവിടെ പറയുന്നു അങ്ങനെ ഒരു തരത്തിലുള്ള ഭേദത്തെ സ്വീകരിക്കാൻ പാടില്ല. ശ്രുതി മാനതഃ, ശ്രുതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർവവും ആ ബ്രഹ്മം തന്നെയാണ്. തത്വമസി എന്ന് ശ്രവിക്കുന്ന ശ്രോതാവ് മാത്രമല്ല, ഒരു തരത്തിലുള്ള ഭേദവും അവിടെയില്ല. അനാത്മബുദ്ധി വിഷയം, അതുകൊണ്ട് അനാത്മബുദ്ധി വിഷയമായ സർവത്തെയും യത്നാം നിഷേധതി. ശ്രുതി സർവശക്തിയും എടുത്ത് നിഷേധിക്കുകയാണ്. ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ പോലും തത്വദൃഷ്ടിയെ ഉപേക്ഷിച്ചുള്ള ഒരു തരത്തിലുള്ള ഭാവനകളും വ്യവഹാരങ്ങളും പാടില്ല. എല്ലാ വ്യവഹാരവും ആ തത്വദൃഷ്ടി തന്നെയായിരിക്കും. എന്തുകൊണ്ട്? സർവവും അതാണോ? കാര്യാത്മ കാരുണാത്മാച ദോ ആത്മാനു പരാത്മനഃ പ്രത്യേക യാഥാത്മ്യ മുഹൂർത്തു തന്നാശേ നശ്യതസ്തത. ഇവിടെ ഒരു തരത്തിലുള്ള ഭേദത്തെ സ്വീകരിക്കാൻ പാടില്ല. കാര്യാത്മ കാരണാത്മ ഇങ്ങനെ എല്ലാം വേർതിരിക്കുന്നു. കാര്യകാരണ ബുദ്ധി പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുന്നത് കാര്യകാരണ ബുദ്ധി ആശ്രയിച്ചിട്ടാണല്ലോ. ഈ കാര്യകാരണ ബുദ്ധി ബാഹ്യമായി നമുക്ക് ഈ തത്വത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമായി മാത്രം സ്വീകരിച്ചിരിക്കുന്നതാണ്. വെള്ളത്തിൽ നിന്ന് തിരയുണ്ടാകുന്നു, അതുപോലെ വെള്ളവും തിരയും അഭേദമാണ്. ഇത്തരത്തിൽ സർവത്ര കാര്യകാരണ അഭേദത്തെ ബോധിപ്പിക്കുന്നു ഒരു ദൃഷ്ടാന്തമായിട്ട്. അതുപോലെ പറയുന്നു ഇതിനൊരു സൃഷ്ടികർത്താവുണ്ട്, അതിൽ നിന്ന് ഈ സൃഷ്ടിയുണ്ടായി. ആ സൃഷ്ടി സൃഷ്ടികർത്താവിനോട് അഭിന്നമായിരിക്കുന്നു. ആദ്യം കാര്യകാരണങ്ങളെ സ്വീകരിച്ചിട്ട് അതിനെ നിഷേധിക്കും. ഒരു നിർഗുണമായ ബ്രഹ്മം, അതിൽ നിന്ന് ഒരു സഗുണ ബ്രഹ്മം ഉണ്ടായി. ഇത്തരത്തിൽ എല്ലാം പറയുന്ന ഈ ഭേദബുദ്ധികളെല്ലാം പ്രത്യേക യാഥാത്മ്യ മുഹൂർത്തവും ആത്മബോധം ഇല്ലായ്മ കൊണ്ടുണ്ടായതാണ്. തന്നാശേ നശ്യതസ്തത. അപ്പോൾ ഈ ഭേദവ്യവഹാരത്തിന് ആശ്രയമായിരിക്കുന്ന എല്ലാ ഭേദവും ആത്മബോധത്തിൽ നശിച്ചു പോകുന്നു. ആത്മബോധത്തിന് തടസ്സമായിരുന്ന ആ അറിവില്ലായ്മ അത് മാറുമ്പോൾ ഈ ഭേദബുദ്ധി നശിക്കുന്നു. ആത്മബോധത്തിന് ശേഷവും ഒരു തരത്തിലുള്ള ഭേദബുദ്ധിയും പാടില്ല. അപൂർവ അനുപരോക്തേഹി കാര്യകാരണാത ആത്മന കുത പ്രമാണ സംഭാവ്യ കാര്യകാരണ ഖസ്മരി. ഈ കാര്യകാരണം എന്ന് പറയുന്നത് സ്വയം തന്നെ നശിച്ചു പോകുന്നതാണ്. അതിനെ നശിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട, അത് സ്വയം തന്നെ തന്നെ നശിപ്പിക്കുന്നതാണ്. ശ്രുതി പറയുന്ന എന്താണ്? അപൂർവം അനപരം എന്നെല്ലാം പറയുന്നു. അതുകൊണ്ട് ആത്മാവിന് ഇത്തരം കാര്യകാരണത്വമൊന്നുമില്ല, സർവഭേദശൂന്യമാണ്. ശ്രുതി അതിനെ അംഗീകരിക്കുന്നില്ല, അത് സ്വയം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭേദബുദ്ധി ആശ്രയിച്ചുള്ള വ്യവഹാരവും ആത്മബോധത്തിൽ പാടില്ല. അതിന് പറയുന്നു ഇതസ്മാത് ജായതേ കിഞ്ചിത് നായം ജാതകുതസ്ഥനഃ ആത്മീയത്യവ ശ്രുതിർഭക്തി കാരണാദി നിഷേധകൃത്. ഇത് നയതസ്മാത് ജായതേ കിഞ്ചിത്, ഇതിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. നായം ജാത പുതസ്ഥിതി, ഇതൊന്നിൽ നിന്നും ഉണ്ടായതല്ല. പിന്നെയും ആത്മീയത്യവ ശ്രുതിർഭക്തി, ഇതെല്ലാം ഈ കാര്യകാരണ രൂപത്തിൽ അനുഭവപ്പെടുന്നതെല്ലാം ആത്മാ താൻ തന്നെയാണ്, തന്റെ സ്വരൂപം തന്നെയാണ് എന്നാണ് ശ്രുതി പറയുന്നത്. അത് കാര്യത്തെയും കാരണത്തെയും എന്ന് വെച്ചാൽ ഭേദത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സർവ്വതരത്തിലുള്ള ഭേദത്തെയും അത് നിഷേധിക്കുന്നു. അതുകൊണ്ട് ഭേദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ പാടില്ല. ജേയം യത്തപ്രവക്ഷ്യാമി യജ്ഞാത്വ അമൃതമുഷ്ണതേ അനാദിമത് പരം ബ്രഹ്മാനസത്തന്നാസദുച്ചത്. ഇവിടെ ഗീത സർവത്തെ കാണിക്കുകയാണ്. അജേയമായിരിക്കുന്നത് ഏതൊന്നിനെ അറിഞ്ഞാലാണ് ആ മുക്തിയെ പ്രാപിക്കുന്നത്. അത് അനാദിയായ പരംബ്രഹ്മമാണ്. അതിനെ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തതാണ്. അവിടെ കാര്യകാരണ ഭേദം എങ്ങനെ വരും? അവിടെ എങ്ങനെ ഭേദമുണ്ടാകും? ആത്മബോധത്തിൽ പിന്നെ ഭേദം എങ്ങനെ നിൽക്കും? ഇല്ല എന്നർത്ഥം. യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമ അതോസ്മി നോക്കി വിതേജ പ്രതിത പുരുഷോത്തമ. ഇവിടെ പുരുഷോത്തമൻ എന്ന് പറയുന്ന പരമാത്മതത്വം, അത് അക്ഷരാക്ഷരങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ്. അതീതമായതാണ്. യോ മാം ഏവം അസംമൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഇങ്ങനെ അസംമൂഢനായി മോഹരഹിതനായി ആത്മബോധമുള്ളവൻ ഈ പ്രാതീതികമായ കാൽപ്പനികമായ ഭ്രാന്തിക്ക് പോലും അടിമപ്പെടാതെ ആ പുരുഷോത്തമനെ ആരാണോ അറിയുന്നത്, സസർവവിത്ത് അവൻ സർവവിത്താണ്. സർവഭാവേന മാം ഭജതി, അവൻ സർവഭാവത്തിലും എന്നെ തന്നെ ഭജിക്കുന്നു. എന്നുവെച്ചാൽ ആ ഏകത്വത്തെ തന്നെ, അദ്വൈതത്തെ തന്നെയാണ് അവൻ ആശ്രയിക്കുന്നത്. സർവഭാവത്തിനും എന്ന് പറഞ്ഞാൽ സർവ വ്യവഹാരത്തിനും. ദ്വൈതത്തെല്ലാം അവൻ ആശ്രയിക്കുന്ന അദ്വൈതത്തെയാണ്. അദ്വൈത ബോധത്തിൽ ആശ്രയിച്ചുള്ള വ്യവഹാരം എന്ന് പറയുമ്പോൾ അത് അദ്വൈത ബോധത്തിന് നിരക്കുന്നതായിരിക്കും. ഭേദബുദ്ധി വന്നു കഴിഞ്ഞാൽ അത് അദ്വൈത ബോധത്തിന് നിരക്കുന്നതല്ല. എന്തുകൊണ്ട് നിരക്കുന്നതല്ല? വ്യവഹാരത്തിൽ ഒരു തത്വജ്ഞാനി ഈ തത്വത്തെ ഗ്രഹിച്ച ഒരാൾ വ്യവഹാരത്തിൽ വീണ്ടും ഭേദത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവിടെ രാഗദ്വേഷങ്ങളുണ്ടാവും. രാഗദ്വേഷങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ ഭേദബുദ്ധിയാണ്. അത് പറയാതെ സർവഭാവത്തിലും സർവാത്മന മോഹരഹിതൻ ആയവൻ എന്നെ ഭജിക്കുന്നു. അത് പറയുന്നതാണ് ആ ആത്മബോധത്തിൽ ഉള്ള വ്യവഹാരത്തിലും അവന സർവാത്മഭാവം തന്നെയാണ്. അല്ല, അവിടെ ഭേദബുദ്ധിയില്ല. അതുകൊണ്ട് ആത്മബോധത്തിന് ശേഷം ഭേദത്തെ സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ അത് അങ്ങനെ ആത്മബോധത്തിന് ശേഷവും ഭേദബുദ്ധിയെ ചിലർ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണിത് പറയേണ്ടി വരുന്നത്. ആർക്കും അവരോട് പറയുന്നതിനെ ന്യായീകരിക്കുന്നതിനുള്ള യുക്തികൾ കിട്ടും. ആത്മബോധം അത് ശരിയാണ്, അത് തന്റെ ആത്മജ്ഞാനത്തെ അറിവില്ലായ്മയും നശിപ്പിച്ചു. പക്ഷെ ജഗത്തിന്റെ പ്രതീതി അത് നശിപ്പിക്കുന്നുണ്ടല്ലോ. ആത്മബോധത്തിന് ശേഷവും പ്രതീതി എന്ന് പറയുന്നത് ദ്വൈത രൂപത്തിലാണ്. അതുകൊണ്ട് ആത്മബോധത്തിന് ശേഷവും ആ ദ്വൈത രൂപത്തിലുള്ള പ്രതീതി ആശ്രയിച്ച് വ്യവഹരിക്കണം. കാരണം വ്യവഹാരം ദ്വൈതമാണ്, ദ്വൈത രൂപത്തിലാണ്. ബാഹ്യമായി ഭേദബുദ്ധിയെ സ്വീകരിക്കാം, അത് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. തത്വം ഭേദരൂപത്തിൽ പ്രതീതമായാലും അതാണ്, ഭേദപ്രതീതിയില്ലെന്നല്ല പറയുന്നു. ഭേദപ്രതീതി എന്തായാലും ഉണ്ടാവും. ശബ്ദം, സ്പർശം, രൂപം, രസം, ഇങ്ങനെയുള്ള പ്രതീതി ഉണ്ടാവും തത്വബോധനശേഷം. പക്ഷെ വ്യവഹാരത്തിൽ ആ ഭേദത്തെ ആശ്രയിച്ചിട്ടല്ല, തത്വബോധത്തെ ആശ്രയിച്ചിട്ടാണ് വ്യവഹാരം. മറ്റത് സഹജമായി നിൽക്കുന്നതാണ് ഭേദപ്രതീതി, അതതാതിന്റെ സ്വഭാവം അനുസരിച്ച് നിന്നോളൂ. അതിനെ ആശ്രയിച്ചിട്ടാണ് ഒരുവൻ വ്യവഹരിക്കേണ്ടത്, അവന്റെ പ്രവൃത്തി. അവിടെ ആ തത്വബോധത്തെ ആശ്രയിച്ചിട്ടായിരിക്കണം. അതാണ് മാം ഭജതി സർവഭാവേന. സർവഭാവത്തിൽ അവൻ എന്നെ തന്നെ ഭജിക്കുന്നു എന്നാണ് അതിന്റെ സൂക്ഷ്മമായ താല്പര്യം. ഇത് വേദാത്മന സാക്ഷാത് വചനം ശ്രുതിസമ്മതം സർവാന്തരിയാമിന ശൗരേർ ഉപേക്ഷ്യം തദ്ഭവാദൃശേഹി എന്നാണ് പറയുന്നത്. ആരാണോ വീണ്ടും ഭേദത്തെ സ്വീകരിക്കുന്നത്, അത് ഏത് രീതിയിലായാലും ശരി, വീണ്ടും ഭേദബുദ്ധിയെ ആശ്രയിച്ച് ഭേദവ്യവഹാരം ചെയ്യുന്നത് അവർ വേദാത്മന വേദസ്വരൂപനായ ജ്ഞാനസ്വരൂപനായ സർവാന്തര്യാമിന സർവാന്തര്യാമിയായിരിക്കുന്ന ശൗരിയുടെ ശ്രീകൃഷ്ണന്റെ സാക്ഷാത് വചനം, ആ വചനത്തെ ശ്രുതിസമ്മതമായ ശ്രുതി പ്രമാണത്തിന് അനുകൂലിക്കുന്നതായ ആ വചനത്തെ നൂപേക്ഷ്യം ഭവാദൃശേഹി വീണ്ടും ഭേദത്തെ വ്യവഹാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഭേദവ്യവഹാരത്തെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവർ ഭഗവാന്റെ വാക്കിനെ ഉപേക്ഷിക്കരുത്. ശനിചൈവ ശുപാകേച പണ്ഡിത സമദർശിന എന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തത്രൈവം സദീവം മൂഢ കാര്യകാരണ ദർശന. അതുകൊണ്ട് ഏതൊരു മൂഢനാണോ ഈ ഭേദത്തെ കാണുന്നവൻ, പരാങ്മുഖം, അവൻ ബഹിർമുഖനാണ്. അവൻ തത്വത്തെ വിട്ടിട്ട് നാമരൂപങ്ങളെ ശ്രദ്ധിക്കുന്നു, തത്വദൃഷ്ടിയിലല്ല അതിനെ കാണുന്നു. അജ്ഞൻ എങ്ങനെയാണോ നാമരൂപങ്ങളെ ഭിന്നങ്ങളായി കാണുന്നത്, അവൻ അതിനനുസരിച്ച് വ്യവഹരിക്കുന്നു. അതുപോലെ തത്വജ്ഞാനി വ്യവഹരിച്ചാലോ മോഹിതനായി മൂഢനായി അത് പാടില്ല എന്ന് പറയും. തത്വജ്ഞാനത്തിലെ വ്യവഹാരം മര്യാദ, അത് രണ്ട് കാര്യമാണ്. തത്വജ്ഞാനത്തിന്റെ കാര്യത്തിൽ ആർക്കും പല വ്യത്യാസമുണ്ട്, തത്വജ്ഞാനത്തിന്റെ രൂപം ഏകമാണ് എന്നാണ്. പക്ഷെ വ്യവഹാരത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വ്യവഹാരത്തിൽ പരാമുഖനാകരുത്, ബഹിർമുഖനാകരുത്. അങ്ങനെ ആകുന്നവന് നിദധ്യാ, ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞെന്താണ്, പരാദാ, അങ്ങനെ പറയുന്നവന് ഉപേക്ഷിക്കേണ്ടതാണ്. തം ആത്മകൃഷ്ണത്വ ദർശനം, ആത്മാകൃഷ്ണത്വ ദർശനം, അവൻ കൃഷ്ണ ദർശിക്കുന്ന ആ ആത്മാവിന്റെ പൂർണ്ണത, നേരത്തെ പറഞ്ഞല്ലോ അവന്റെ ദർശനത്തിലൊരു അപൂർണതയുണ്ട്. ആ അപൂർണതയെ ദർശിക്കുന്ന അവനെ ഉപേക്ഷിക്കണം, സ്വീകരിക്കാൻ പാടില്ല എന്ന. ആത്മബോധത്തിന് ശേഷം വ്യവഹാരത്തിൽ യാതൊരു തരത്തിലുള്ള ഭേദബുദ്ധിയെ ആശ്രയിക്കണം, ആത്മബുദ്ധിക്ക് അനുസരിച്ച് തന്നെ വ്യവഹരിക്കണം എന്നാണ് ശ്രുതി പറയുന്നത്. ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചത് അതുപോലെ തന്നെയാണ്. കണ്ണൂടെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. ബ്രഹ്മത്വം പരാദധ്യ, അത് വേറെ തരത്തിലങ്ങനെ വ്യാഖ്യാനിക്കും. ആരാണോ തന്നെ ആത്മാവ് അറിയാതെ ബ്രാഹ്മണനായി അറിയുന്നത്, ദേഹാഭിമാനിയായി അറിയുന്നത്, ക്ഷത്രിയനായി അറിയുന്നത്, അവന് തിരസ്കരിക്കണം. എന്നാൽ അവനെ അറിവുള്ളവനായി സ്വീകരിക്കരുത്, അവന് പുരുഷാർത്ഥം നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതെന്താ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. ശ്രുതി എങ്ങനെയാണോ അത്തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കും, മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പാടില്ല. ഭാഷകാരനൂടെ അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം ചിലരെ ചോദിച്ചു, ഇവിടെ ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, അതിലൊത്ര വ്യത്യാസമൊന്നുമില്ല. ശ്രുതി എങ്ങനെയാ അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. പക്ഷെ മറ്റു ചില സ്ഥലത്ത് നമ്മൾ കണ്ടു, അവിടെ അങ്ങനെയല്ല, അല്പം മാറ്റി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോ ഈ വ്യാഖ്യാനം എഴുതിയ ആളാണോ അവിടെ അങ്ങനെ വ്യാഖ്യാനിച്ചത്? എന്തുകൊണ്ടിങ്ങനെ പരസ്പര വിരുദ്ധമായ രണ്ട് വ്യാഖ്യാനം വന്നു? ഇവിടെ ഇതിനും മറ്റൊരു തരത്തിലും വ്യാഖ്യാനം ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ ശ്രുതിയുടെ ആശയം വളരെ സ്പഷ്ടമാണ്. വാസ്തവത്തിൽ എവിടെയാണോ ശ്രുതിയുടെ ആശയം സ്പഷ്ടമായിരിക്കുന്നത്, അവിടെ വ്യാഖ്യാനത്തിന്റെ തന്നെ ആവശ്യമുണ്ട്. വ്യാഖ്യാനം എപ്പോഴും ആവശ്യമായി വരുന്നത് എവിടെയാണോ, എവിടെയാണോ സംശയം ഉണ്ടാകുന്നത്, അസ്പഷ്ടതയുള്ളത്, ആ സംശയത്തെ ദൂരീകരിക്കാൻ, അതിനെ സ്പഷ്ടമാക്കാൻ വേണ്ടിയിട്ടാണ് വ്യാഖ്യാനം. ഇവിടെ വലിയ വ്യാഖ്യാനത്തിന്റെ ആവശ്യം വരുന്നില്ല, കാരണം ഇവിടെ ശ്രുതി പറയുന്നത് സ്പഷ്ടമാണ്. കൂടുതൽ വ്യാഖ്യാനിക്കുന്ന ഇവിടെ ഇവിടെ അസ്പഷ്ടമായിരിക്കും. അങ്ങനെ അസ്പഷ്ടമായിരിക്കുന്നിടത്ത് ഒരാൾക്ക് അവരവരുടെ താല്പര്യം അനുസരിച്ച് വ്യാഖ്യാനിക്കും. സ്പഷ്ടമായിരിക്കുന്നിടത്ത് തന്റെ താല്പര്യമൊന്നും പ്രകടിപ്പിക്കാൻ ഒക്കത്തില്ല, കാരണം അത് സ്പഷ്ടമാണ്. അതാണ് രണ്ടു തരത്തിലുള്ള വ്യാഖ്യാനം വരുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആത്മബോധത്തിന് ശേഷവും എങ്ങനെ വ്യവഹാരം വരണം, അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം വരാം. അവിടെ അഭേദബുദ്ധിയെ എത്രമാത്രം സ്വീകരിക്കണം, എത്രമാത്രം തിരസ്കരിക്കണം, എന്തായാലും വ്യവഹാരം ഭേദത്തെ ആശ്രയിച്ചിട്ടാണ്. തത്വബോധത്തിന് ശേഷവും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എങ്ങനെ തന്നെ അനുഭവപ്പെടുന്നു, ധാരാളം സ്ഥലത്ത് അത് പറയുന്നുണ്ട്. അവിടെ കേവലം ആ തത്വനിഷ്ഠയിൽ നിന്നുകൊണ്ട് തന്നെ ആ വ്യവഹാരത്തിൽ ചെയ്യണമോ അതേ ആ ഭേദത്തോടെ സ്വീകരിക്കണം. ആ ഭേദം സത്യമല്ലെങ്കിലും അതിനെക്കൂടെ സ്വീകരിക്കാം എന്നൊരു പക്ഷമുണ്ട്. ആ പക്ഷത്തെ അനുകൂലിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ കടന്നു വ്യാഖ്യാനിക്കുന്നത്, ആ പക്ഷത്തെ അംഗീകരിച്ചുകൊണ്ട്. ഇവിടെ അത്തരം ഒരു പക്ഷത്തിന് ഏതൊരു നിലയുമില്ല, ഒരു വിലയുമില്ല. ഇവിടെ അതിനെ നിഷേധിക്കുന്നു. അപ്പോൾ അതിനെ നിഷേധിച്ചതിനനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിക്കുന്നു. ഇതിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താണോ ഭാഷയും അത് മനസ്സിലാക്കുന്നു, എങ്ങനെയാണോ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കുന്നു. അതിനകത്ത് യാതൊരു തരത്തിലുള്ള മുൻവിധിയുടെയും ആവശ്യമില്ല. ഇങ്ങനെ ആയിരിക്കണം എന്ന് മുൻകൂട്ടി ധരിച്ചുകൊണ്ട് ഇതിനെ സമീപിക്കേണ്ട കാര്യമില്ല. ഇതിനെ മനസ്സിലാക്കിയിട്ട് ഇത് ഇന്നതാണെന്ന് മനസ്സിലാക്കും. മുൻകൂട്ടി ഇത് ഇന്നതായിരിക്കും, അന്തും ഇത് ഇന്നതായിരിക്കും എന്ന് ധരിച്ചു വെച്ചാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. വ്യാഖ്യാനം ഇങ്ങനെ ആയിരിക്കും എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. അത് ആ വ്യാഖ്യാനത്തെ മനസ്സിലാക്കി മനസ്സിലാക്കും, മുൻവിധി പാടില്ല. അപ്പോൾ എവിടെയെങ്കിലും തിരിച്ചു മറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനങ്ങനെ മനസ്സിലാക്കും. അല്ല, ശരിയായ രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മനസ്സിലാക്കും. പ്രത്യേകിച്ച് ആ തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതിനപ്പുറം അത് എവിടെ എന്ത് തത്വം പറഞ്ഞോ അതിനെ ഗ്രഹിക്കും. ഇതിന് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ശങ്കരാചാര്യര് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ ശങ്കരാചാര്യര് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറയുന്നു എന്ന് പറയണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. കണ്ടതിനെ പറയുന്നു എന്നുള്ളത് അത് പറയാതിരിക്കുന്ന എങ്ങനെ? പ്രത്യേകിച്ച് വിമർശിക്കാൻ വേണ്ടി ഒരിടത്തും വിമർശിക്കുന്നില്ല. സ്തുതിക്കാൻ വേണ്ടി സ്തുതിക്കുന്നുമില്ല. കാരണം വിമർശനമെന്ന് പറയുന്ന ഈ സ്തുതിയുടെ ഒരു ഭാഗമാണ്. സ്തുതിക്കുന്നവരാണ് നിന്ദിക്കുന്നത്, പൊതുവെ അങ്ങനെയാ കാണുന്നത്. ഒരാൾ ആരെങ്കിലും കൂടുതൽ സ്തുതിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇത് നിന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. ഉടനെ വരുന്നുണ്ട് അതിന്റെ പുറകെ. ശരിക്കും സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കുക, ആരാണോ കൂടുതൽ സ്തുതിക്കുന്നത് അവര് കുറച്ച് കാലതാമസം വരുമായിരിക്കും, അതുപോലെ നിന്ദിക്കുകയും ചെയ്യും. അത് രണ്ടും കാരണം ഈ ദ്വന്ദ്വമാണ്. ശീതോഷ്ണമൊന്നും ചോദിക്കൊന്നും പറയുന്നത് പോലെയാണ്, ഒന്നായിട്ടിരിക്കാൻ ഒക്കത്തില്ല. ഒന്നുണ്ടെങ്കിൽ അതിന്റെ മറുവശവും കാണും. വസ്തുതി ഉണ്ടെങ്കിൽ അവിടെ നിന്ദയും വരും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മുടെ താല്പര്യം സ്തുതിക്കുകയോ നിന്ദിക്കുകയോ എന്നുള്ളതല്ല, അത് രണ്ടുമല്ല. ആരെയും പ്രത്യേകിച്ച് അത് രണ്ടും നമ്മുടെ വിഷയമല്ല. കാര്യങ്ങൾ എന്താണോ അതിനെ അതുപോലെ മനസ്സിലാവില്ല. അതിന് മുൻവിധികളില്ല, ഇതിങ്ങനെ ആയിരിക്കണമെന്നല്ല. ഫലത്തിൽ അത് ചിലപ്പോൾ വിമർശന രൂപത്തിലാവും. അങ്ങനെ ഭാഷ എഴുതിയിരിക്കുന്നു, അത് ആ രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വ്യാഖ്യാതാവിന് ശോഭനമാകത്തില്ല. അത് വ്യാഖ്യാതാവിന്റെ തകരാറാണ്, വിശദീകരിക്കുന്നവന്റെ ദോഷമുണ്ട്. അതേ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ആ വ്യാഖ്യാനം വ്യാഖ്യാതാവിന് ഭൂഷണമാകും. അത് വിശദീകരിക്കുന്നവന്റെ സാമർഥ്യമല്ല, അതും ആ വ്യാഖ്യാതാവിന്റെ തന്നെ മഹത്വമാണ്. അതിലത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാർക്ക് അതിൽ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. ഇതിൽ സ്തുതിയും നിന്ദയൊന്നുമില്ല. ഉള്ളതിനെ ഉള്ളതുപോലെ പറയുക, അത്രേ ഇവിടെ ഉള്ളൂ. അത് ഏത് ശരി ഏത് തെറ്റെന്ന് തീരുമാനിക്കാൻ ആർക്കും അവകാശമുണ്ട്, കേൾക്കുന്ന ആർക്കും അവകാശമുണ്ട്. ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കും. ശ്രുതിയുടെ നേരർത്ഥം അതിവിടെ പറഞ്ഞിരിക്കും, വേറെടുത്ത് മറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ശ്രോതാക്കൾ തീരുമാനിക്കണം എന്താണ് ഇതെന്നുള്ളത്. അല്ലാതെ ഇതിന് മറ്റൊരു തരത്തിലുള്ള മുൻവിധിയും ആരോടെങ്കിലുമുള്ള അന്ധമായ വിരോധമോ അന്ധമായ ഭക്തിയോ ഒന്നുമില്ല. അന്ധതയെ പിന്തുടരുന്ന ഒന്നുമില്ല, വിരോധമില്ല, ഭക്തിയില്ല. ഉണ്ടെങ്കിൽ അത് തത്വത്തിൽ നിന്നുകൊണ്ടാണ്. അവിടെ തത്വത്തിൽ വരുമ്പോൾ പിന്നെ അവിടെ ഭക്തിക്കും വിരോധത്തിനൊന്നും സ്ഥാനമില്ല. അതാണ് ഇവിടെ വാർത്തികാരനും പറയുന്നത് തന്നെയാണ്. തത്വത്തെ ഗ്രഹിക്കുക, ആത്മ അകൃഷ്ണത്വ ദർശനം. ആ തത്വദർശനത്തിൽ ഒരു അപൂർണത വരാൻ പാടില്ല. അതിൽ അപൂർണത വന്നു കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയുക. അതാര് പറഞ്ഞു എന്നുള്ളതാണ്. ഭാഷകാരൻ തന്നെ പറയുന്നുണ്ട്, വേദം പറഞ്ഞാലും ശരി തള്ളിക്കളയണം, അസംബന്ധമാണ്. വേദം എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റത്തില്ല, ശരിയല്ലെന്നും തോന്നുന്നു. ആത്മാനം യു യഥാവീതി സമ്യക് വാ യഥവാ അന്യത യഥാ ദർശനമേവാസു ഫലമാപ്നോതി മാനവ പറയുന്നു. ഇവിടെയും പറയുന്ന ഒരു വലിയ തത്വമാണ് ഈ പറഞ്ഞതിന്റെ ഒക്കെ സാരം. മനുഷ്യൻ ഈ തത്വത്തെ അറിയാൻ ശ്രമിക്കുന്നു. ആത്മാനം യു യഥാവീതി, അങ്ങനെ ഈ തത്വത്തെ അറിയാൻ ശ്രമിക്കുമ്പോൾ ചിലര് അതിനെ അതിന്റെ പൂർണ്ണതയിൽ അറിയുന്നു, അതിന്റെ പരമാർത്ഥത്തിൽ അറിയുന്നു. സമ്യക് വാ യതിവ അന്യത, ചിലത് സമ്യക്കായി അറിയുന്നു, പൂർണ്ണമായി അറിയുന്നു. യതിവ അന്യത, ചിലരങ്ങനെയല്ല, അതിനെ അപൂർണമായി അറിയും. അവിടെ അറിവിൽ എവിടെയെങ്കിലും പോരായ്മകൾ വരും. യഥാദർശനമേവാസു ഫലമാക്കുന്നതി മാനവ, എന്തിനു വേണ്ടിയാണ് ഇത് അറിയുന്നത്? ആത്മാവിനെ അറിയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്? മുക്തി, ബന്ധമുക്തി, അതിനു വേണ്ടിയിട്ടാണ്. അവന്റെ അറിവ് എങ്ങനെയാണോ അതിനനുസരിച്ച് അവന് ഫലം. അപ്പോൾ ഇതിനെ എങ്ങനെയും അറിയാവുന്ന ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. പൂർണ്ണമായും അറിയാം, അപൂർണമായും അറിയാം. അങ്ങനെ പറഞ്ഞു അകൃഷ്ണത്വദർശി. അവന്റെ ദർശനം എങ്ങനെയോ അവന്റെ അറിവ് എങ്ങനെയോ അതിനവന് ഫലമുണ്ടാകും. പൂർണ്ണ ദർശനമാണെങ്കിൽ അവന് പൂർണ്ണ ഫലം, അപൂർണ ദർശനമാണെങ്കിൽ അപൂർണമായ ഫലം. എന്നുവെച്ചാൽ അവൻ എവിടെയെങ്കിലും ഭേദത്തെ ദർശിക്കുകയാണെങ്കിൽ അത് അവന്റെ ദർശനത്തിലുള്ള അപൂർണത. അവൻ ആ ഭേദത്തെ അല്ല, അഭേദത്തെയാണ് ദർശിക്കുന്നതെങ്കിൽ അതവന്റെ ദർശനത്തിലുള്ള പൂർണത. അതനുസരിച്ചിട്ടാണ് അവന്റെ മുക്തി. ആർക്കും മുക്തി കിട്ടി, ആർക്കും മുക്തി കിട്ടിയില്ല, ആരുടെ ദർശനം പൂർണ്ണം, ആരുടെ ദർശനം പൂർണ്ണമല്ല എന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ആരും ഇത് പറയുന്ന അവരവരുടെ ദർശനത്തെ കുറിച്ചാണ്. മറ്റുള്ളവരുടെ ദർശനത്തെ നമുക്കറിയാൻ പറ്റത്തില്ല. ശങ്കരാചാര്യന്റെ ദർശനമോ അല്ലെങ്കിൽ വേറൊരാളുടെ ദർശനമൊന്നും നമുക്കറിയാൻ കഴിയില്ല. അത് പറയുന്നത് സ്വസംവേദ്യമാണ്. അനുഭവം എന്ന് പറയുന്നത് സ്വസംവേദ്യമാണ്, മറ്റൊരാൾക്ക് സംവേദ്യമാകുന്ന കാര്യമില്ല. ആരാണോ ഇത് അറിയുന്നത് അവന്റെ ദർശനത്തെ, എന്നുവെച്ചാൽ ശ്രോതാവ് അവന്റെ ദർശനത്തെ പൂർണ്ണമാക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ ദർശനത്തെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? അത് പൂർണ്ണമാണെങ്കിൽ അവൻ അതിന്റെ ഫലമുണ്ടാകും, അത് അപൂർണമാണെങ്കിൽ അപൂർണതയുടെ ഫലമുണ്ടാകും. അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ഭേദത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നതാണ്. ഇതി ബ്രഹ്മ സമിത്യാദേഹി സംക്ഷേപാർത്ഥ സമീത സംസരത്തി അന്നഥാ ജ്ഞാനാത് സമ്യക് ജ്ഞാനാത് വിമിച്ചതേ. ബ്രഹ്മതം എന്ന് തുടങ്ങി ഇവിടെ പറയുന്ന ഈ ഭാഗം ആത്മബോധിയിൽ ഭേദദർശനം പാടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. സംക്ഷേപാർത്ഥ സമീരിത, അതിന്റെ ആശയത്തെ ഞാനിവിടെ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. വാർത്തികാരൻ പറയുകയാണ്, വാർത്തികത്തിന്റെ ആ താല്പര്യം അതാണ്. കാരണം ഇത്രയും ഒരു അപരായത്ത ബോധം എന്ന് പറയുന്ന ഒരു ബോധത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷവും വാർത്തികാരൻ പറയുന്നു അകൃഷ്ണത്വദർശി, അപൂർണമായ ദർശനം, പൂർണമായ ദർശനം. പിന്നെ ഇവിടെ ഈ പൂർണ്ണ ദർശനം അപൂർണ ദർശനം വരുന്നു. അത് ഈ വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ്. അതിനെ പൂർണ്ണതയും അപൂർണതയും വരുന്നു. ആത്മാവ് പൂർണ്ണമാണ്, ആത്മജ്ഞാനം അതും പൂർണ്ണമാണ്. അക്കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ആത്മ ആ ബോധത്തെ വ്യാഖ്യാനിക്കുന്നിടത്തും വിശദീകരിക്കുന്നിടത്തും ആൾക്കാർ വീണ്ടും അപൂർണതയെ കൊണ്ടുവരും. അതാണ് നമ്മൾ വ്യാഖ്യാനത്തിൽ പലയിടത്തും അപൂർണത കാണുന്നത്. അത് പാടില്ലെന്നാണ് വാർത്തകാരൻ പറയുന്നത്. നമുക്കറിയാം, നേരെ ഒരിടത്ത് ഗുരുവാണെങ്കിലും വാർത്തകാരൻ ഭാഷ്യകാരനെ ശക്തമായി തന്നെ തിരുത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ അസംബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടായിരിക്കുന്നു തോന്നുന്നു. അപ്പോ ആത്മബോധത്തിൽ പിന്നെ അങ്ങനെ ഒരു അപൂർണത വരാൻ പാടില്ല. ഇനി അങ്ങനെ ഒരു അപൂർണത വന്നാൽ സംസാരത്തിൽ അന്യഥാജ്ഞാന, ഏതെങ്കിലും ഒരു അന്യഥാജ്ഞാനം അതിൽ കടന്നു വന്നാൽ, ഏതെങ്കിലും ഒരു ഭേദബോധം അതിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലം മുക്തി എന്നല്ല പറയുന്നത്, സംസാരം തന്നെയാണ്. സമ്യക് ജ്ഞാനാൽ വിമിച്ചതേ, മുക്തിക്ക് ആ സമ്യക് ജ്ഞാനം തന്നെ വേണം. അത് ഇത് ശ്രവിക്കുന്ന ഓരോരുവനും ആ സമ്യക് ജ്ഞാനം തന്നെ വേണം. പിന്നീട് അവിടെ യാതൊരു തരത്തിലുള്ള ഭേദത്തെയും അംഗീകരിക്കാൻ പാടില്ല എന്നാണ്. കഥം പുനരിതാനും ഇതം സർവം ആത്മവേദി ഗ്രഹീതം ശക്യതേ. സർവം ആത്മാവാണെന്നും എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? ഭാഷ്യത്തിൽ നാമരൂപാദി ഭേദ ഭിന്നം അഖിലം ജഗത്. ജഗത്തിന് സമീകരിക്കാൻ സാധ്യമല്ല, ജഗത്തിനെ അഭേദമാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? നാമരൂപാദി ഭേദം ഭിന്നമാണ്. നാമരൂപാദി ഭേദങ്ങളെ കൊണ്ട് ഇത് നാനാരൂപത്തിലിരിക്കുന്നു. ഇതിനെങ്ങനെ അഭേദമാക്കാൻ കഴിയും? അതാണോ പറയുന്നു? നമ്മൾ സാധാരണ പറയാം ആത്മജ്ഞാനി എല്ലാത്തിനെയും ആത്മാവായി കാണുന്നു. ആത്മാവല്ലാതെ ഇവിടെ രണ്ടാമതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നാമരൂപങ്ങളൊന്നും പ്രതീതമാകുന്നില്ലെന്നാണോ? ഞാൻ നീ എന്നുള്ള ഈ ഭേദം പ്രതീതമാകുന്നില്ലെന്നാണോ? അങ്ങനെ പറഞ്ഞാൽ പിന്നെ വ്യവഹാരം എങ്ങനെ സംഭവിക്കും? എങ്ങനെ ഉപദേശിക്കാൻ പറ്റും? ശിഷ്യനില്ലല്ലോ, ആത്മാവല്ലേ ഉള്ളൂ. ആത്മാവ് എങ്ങനെ ആത്മാവിനെ ഉപദേശിക്കും? അതുകൊണ്ട് നാമരൂപാദി ഭേദഭിന്നമായിരിക്കുന്നു ഈ അഖിലം ജഗത്ത്. ഇങ്ങനെ ഇരിക്കെ സർവമാത്മേരി, ശരി, താൻ സച്ചിദാനന്ദ ശിവനാണെന്ന് മനസ്സിലായി. ബാഹ്യമായി കാണുന്ന ഈ സർവവും അത് ആത്മാവാണെന്ന് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ എന്റെ സമാധാനം ഇതാണ്: തത്വത്തിൽ ഗ്രഹിക്കുക. തത്വത്തിൽ ഭേദമില്ല. ഭേദം കേവല പ്രതീതി മാത്രമാണ്. അതിനെ പ്രതീതിയായിട്ട് മാത്രം ഗ്രഹിക്കും. പ്രതീതിയെ തത്വമായി ഗ്രഹിക്കുകയായിരിക്കും. അത് തത്വമാണ്, വാസ്തവമാണെന്ന് സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ആധാരത്തിൽ വ്യവഹാരങ്ങൾ ചെയ്യും. ശബ്ദസ്പർശ, ശബ്ദ ശാബ്ദിക വ്യവഹാരം, മാനസിക വ്യവഹാരം, ജ്ഞാന വ്യവഹാരം ഇതൊന്നും അനുഷ്ഠിക്കാതിരിക്കും. ചിന്മാത്ര അനുഗമ സർവത്ര അച്ഛസ്വരൂപത്തെ ഏവേദികരം. ചിന്മാത്ര അനുഗമ സർവത്ര, സർവവും ചിത്ത് മാത്രമാണ്, അറിവ് മാത്രമാണ്, സർവവും ബോധം മാത്രമാണ്. സച്ചിദാനന്ദ തന്റെ സ്വരൂപത്തെയാണ് പറയുന്നത്. ഈ അറിവ് ബോധം ഒന്നുണ്ട്. സർവവും ആ സച്ചിദാനന്ദം മാത്രമാണ്. സർവത്ര ചിത് സ്വരൂപദൈവ, അതുകൊണ്ട് ഇതിന്റെ സ്വരൂപം, ഈ ഭേദത്തിന്റെ വാസ്തവ സ്വരൂപം ചിത്താണ്, സച്ചിദാനന്ദമാണ്. അപ്പൊ ഭേദം നിലനിൽക്കുകയും ഭേദത്തിന്റെ സ്വരൂപം സച്ചിദാനന്ദമാവുകയും ചെയ്യുന്നു. എങ്ങനെ? തത്ര ദൃഷ്ടാന്തം വെച്ചത് അത് ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നു. അങ്ങനെ ഈ ഭേദത്തിൽ ഒരു അഭേദ ബുദ്ധി സാധ്യമാകുമോ? ഭേദത്തിൽ അഭേദത്തെ എങ്ങനെ സാക്ഷാത്കരിക്കും? അതിന് ഉദാഹരണം പറയുന്നത് സാധ്യമാണ്. ഈ സ്വരൂപം വ്യതിരികേണ അഗ്രഹണം യസ്യ തസ്യ തദാത്മത്വമേവ ലോകേ ദൃഷ്ടം. സാധാരണ പറയുന്ന ഒരു വ്യക്തി ഇവിടെയും പറയുന്നു. ഈ സ്വരൂപം വ്യതിരേകേണ അഗ്രഹണം, ഒരു സ്വരൂപത്തിൽ നിന്ന് വേറിട്ട്, ഒന്നിൽ നിന്ന് വേറിട്ട് മറ്റൊന്നിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തസ്യ തദാത്മത്വേണം, ആ നാനാരൂപത്തിൽ അനുഭവപ്പെടുന്നതെല്ലാം അത് തന്നെയാണ്. ഈ സ്വരൂപം വ്യതിരേകേണ, ഉദാഹരണത്തിൽ പറയാം, ജലത്തിന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിരിട്ട് അഗ്രഹണം യസ്യ തിരകളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തസ്യ ആ തിരകൾ തദാത്മത്വമേവ ജലസ്വരൂപം തന്നെയാണ്. ഇത് ലോകേ ദൃഷ്ടം എന്ന് വെച്ചാൽ ഇത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കുന്നു. ഉദാഹരണം എന്ന് പറയുന്നത് ആ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. ഇത് ജലമാണ്, അതിൽ നിന്നുണ്ടായ തിരകളാണിത്. ഈ ഭേദത്തെ ആദ്യം മനസ്സിലാക്കുക, ഇത് ജലത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. എന്നിട്ട് അതിന്റെ തത്വത്തെ ഗ്രഹിക്കുക, ആ തിര ജലം തന്നെയാണ്. ആ ദൃഷ്ടാന്തത്തിലൂടെ ദാർഷ്ടാന്തികമായ ഈ ചിത്തിനെ മനസ്സിലാക്കണം. നീ ചിത്താണ്, ഈ ചിത്തിൽ നിന്നും, അല്ലെങ്കിൽ തുര്യനാണ്, അതിൽ നിന്ന് പ്രകടമായതാണിതെല്ലാം. അതുകൊണ്ട് ഇതൊന്നും ഈ ചിത്തിൽ നിന്ന് അന്യമല്ല. ഇവിടെ ഭേദം വാസ്തവത്തിലല്ല, ഭേദം കേവലം പ്രതീതി മാത്രമാണ്. ആ പ്രതീതി ആശ്രയിച്ചല്ല വ്യവഹാരം നടക്കേണ്ടത്. പരമാർത്ഥ തത്വത്തിൽ ആശ്രയിച്ചാണെങ്കിൽ തത്വബോധത്തിൽ നിന്നാണ്. തത്വബോധത്തിലാണെങ്കിൽ പിന്നെ വ്യവഹരിക്കാതിരുന്നൂടെ, വ്യവഹാരത്തെ ഒഴിവായിക്കൂടെ, അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ആ വ്യവഹാരം എന്ന് പറയുന്ന ഭാഗം, ഈ ഭേദം എന്ന് പറയുന്ന ഭാഗത്തെ ആശ്രയിച്ചു നിലനിൽക്കുന്നു. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, അതാത് ഇന്ദ്രിയങ്ങൾ, അതാത് ശബ്ദസ്പർശ രൂപ രസ ഗന്ധങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു. പക്ഷെ തത്വജ്ഞൻ ആ തത്വബോധത്തിൽ ഈ ഇന്ദ്രിയ വിഷയ വ്യാപാരത്തെ കാണുന്നു. തസ്യ തദാത്മത്വമേവ ലോകദൃഷ്ടം സ യഥ സൈദ്യ ദൃഷ്ടാന്തോ ലോകേ. അതാണ് ഇവിടെ അടുത്ത മന്ത്രത്തിൽ പറയുന്നത്. സ യഥ ദ്വന്ദ്വഭ്യർഹന്യമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നിയാദ് ഗ്രഹണായ ദ്വന്ദ്വഭ്യസ്തു ഗ്രഹണേന ദ്വന്ദ്വവ്യാഘാതശിവ ശബ്ദോ ഗൃഹീത സ യഥ ശംഖസ്യ മായമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നിയാദ് ഗ്രഹണായ ശംഖസ്യ തു ഗ്രഹണേന ശംഖത്മശിവ ശബ്ദോ ഗൃഹീത സ യഥാ വീണായി വാദ്യമാനായി ന ബാഹ്യാൻ ശബ്ദാൻ ശക്നിയാദ് ഗ്രഹണായ വീണായി തു ഗ്രഹണേന വീണാ വാദശിവ ശബ്ദോ ഗൃഹീത. സ യഥ സ ഇതി ദൃഷ്ടാന്തോ ലോകെ. യഥ ദൃഷ്ടാന്തത്തെ ഇവിടെ പറയുകയാണ്. എങ്ങനെയാണ് തത്വത്തെ ഗ്രഹിക്കേണ്ടത്? എങ്ങനെയാണ് ഈ ഭേദത്തിൽ അഭേദബുദ്ധി? ഭേദത്തിൽ അഭേദബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? ദന്തുഭേർ ഭേര്യാദേഹി ഹന്യമാനസ്യ താഠ്യമാനസ്യ ദണ്ഡാദിന ന ബാഹ്യാൻ ശബ്ദാൻ ബഹിർഭൂതാൻ ശബ്ദവിശേഷാൻ ദന്തുവി ശബ്ദ സാമാന്യാ നിഷ്കൃഷ്ട ദന്തുവി ശബ്ദവിശേഷാൻ ന ശക്നിയാ ഗ്രഹണായ ഗ്രഹീതും. ദന്തുഭി എന്ന് പറയുന്ന ഇവിടെ വലിയ ശബ്ദത്തെ പെരുമ്പറയെ കാണിക്കുന്നു. പെരുമ്പറ വളരെ ഉച്ചത്തിൽ മുഴക്കുമ്പോ കേൾക്കുന്നവൻ ഹന്യമാനസ്യ താഠ്യമാനസ്യ ദണ്ഡാദിന വടികൊണ്ട് അതിന് വളരെ അടിച്ച് മുഴക്കമുണ്ടാക്കുമ്പോ, ശബ്ദം ഉണ്ടാക്കുമ്പോ, എന്നാ ബാഹ്യാൻ ശബ്ദാൻ ബഹിർഭൂതാൻ ശബ്ദവിശേഷാൻ ദന്തുഭി ശബ്ദ സാമാന്യാൻ നിഷ്കൃഷ്ട ദന്തുവി ശബ്ദവിശേഷ. അവിടെ ആ ഒരു മുഴക്കം എന്നുള്ളതല്ലാതെ അതിന്റെ ഉള്ളിലുള്ള ശബ്ദവിശേഷങ്ങളെ ഇവിടെ പറയുന്നു. താര, മന്ദ, മൃദു തുടങ്ങി ശബ്ദവിശേഷങ്ങളെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ശബ്ദം എന്ന് പറയുന്ന ഒരു സംഘാതമാണ്. നമ്മൾ ചിലപ്പോൾ ശബ്ദത്തെ വളരെ മൃദുവായി കേൾക്കും, വളരെ ഘോരമായി കേൾക്കും, പലതരത്തിൽ ശബ്ദങ്ങളെ കേൾക്കും. നല്ലതുകൊണ്ട് മനസ്സിലാക്കാൻ ശബ്ദം എന്ന് പറയുന്ന ഒരു സംഘാതമാണ്. ആണെങ്കിലും ദന്തുവി അടിക്കുമ്പോൾ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു മുഴക്കമായിട്ടാണ്, ഏകരൂപത്തിലാണ്, വലിയൊരു ശബ്ദം. ആ വലിയ ശബ്ദത്തെ പറയുന്നു സാമാന്യ ശബ്ദം. വാസ്തവത്തിൽ അതിൽ അനേക ശബ്ദങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. അതെല്ലാം കൂടി ചേർന്നിട്ടാണ്. അതായത് പലതരത്തിലുള്ള പ്രകമ്പനങ്ങളാണ് ഒരു വലിയ പ്രകമ്പനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത്. അതിൽ വരുന്ന ആ സൂക്ഷ്മ ഭേദങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതൊരു സംഘാതമാണ് ശബ്ദം എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ അസ്ഥൂലമായ ഭാവത്തെ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അതിന്റെ അകത്ത് പല ഭേദങ്ങളും അന്തർഭവിച്ചിരിക്കുന്നുണ്ടെങ്കിലും എന്താ അതിനകത്ത്, ശബ്ദത്തിനകത്ത് പല ശബ്ദങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം പെരുമ്പറയെ പതുക്കെ അടിച്ചു നോക്കുക, ചെറിയൊരു ശബ്ദം കേൾക്കും. ഒന്നുകൂടി ശക്തി പ്രയോഗിച്ചാൽ കുറച്ചുകൂടെ വലിയ ശബ്ദം കേൾക്കും. ഇതെല്ലാം പെരുമ്പറയുടെ ശബ്ദമാണ്. എത്രമാത്രം ശക്തി പ്രയോഗിക്കുന്നു അതിനനുസരിച്ച് ആ ശബ്ദത്തിന്റെ സ്വരൂപം മാറുന്നു. പക്ഷെ എല്ലാം പെരുമ്പറയുടെ ശബ്ദമാണ്. അപ്പോ ആ ശബ്ദത്തെ മുഴക്കുന്നവൻ ഒരേ സമയം അതിനെ പലതരത്തിൽ മുഴക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അയാൾ ശക്തമായിട്ടടിക്കും, ചിലപ്പോൾ അയാൾ മൃദുവായിട്ടടിക്കും, ചിലപ്പോൾ അയാൾ വളരെ താളാത്മകമായി അടിക്കും, ചിലപ്പോൾ താളം തെറ്റിയടിക്കും. എന്തായാലും ഇതെല്ലാം ഒരു ശബ്ദം, പെരുമ്പറയുടെ ശബ്ദം. അത് താളബോധമുള്ള ഒരാളാണെങ്കിൽ പറയും, ആ ഇത് ഇന്നതാണ്, ഇത് ഇന്നതാണ് എന്ന് പറയും. ഇനി അയാളുടെ ബോധത്തിനപ്പുറമാണ് താളമെങ്കിൽ അതും പറയാൻ കഴിയും. ഇനി അതൊന്നുമില്ലാത്തവനാണെങ്കിൽ ആ ഒരു ഭേദം ഉണ്ടാകത്തില്ല. എന്തായാലും ആ മുഴക്കത്തിനുള്ളിൽ നാനാ ശബ്ദഭേദങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന് നമുക്ക് പലതരത്തിൽ പല സമയത്ത് കേൾക്കാൻ കഴിയുന്നത്. ആ കേൾക്കുന്ന ഓരോ സമയത്തും ആ ശബ്ദത്തിനുള്ളിൽ വിശേഷ ശബ്ദങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. എന്നാൽ അതൊരു ശബ്ദമാണ് താനും. യഥാദന്തുഭേർ ഭേര്യാദേഹേ ഹന്യമാനസ്യ താഡ്യമാനസ്യ ദണ്ഡാദന ബാഹ്യാൻ ശബ്ദാൻ ബഹിർഭൂതാൻ ശബ്ദവിശേഷാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഹ്യശബ്ദങ്ങളെ കേൾക്കുന്നില്ല. ദന്തുവിയെ മുഴക്കുമ്പോൾ ആ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ബാഹ്യമായ ആൾക്കാർ സംസാരിക്കുന്നതും മറ്റും കേൾക്കുന്നില്ല എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ പറയുന്നു ഭാഷകാരൻ. അങ്ങനെ തോന്നുന്നു നമുക്കൊരർത്ഥം, ഭാഷകാരൻ അങ്ങനെയല്ല വ്യാഖ്യാനിക്കുന്നു. ദന്തുവി പെരുമ്പറ മുഴങ്ങുമ്പോൾ മറ്റ് ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല പുറമേയുള്ള എന്നല്ല, അതിൽ തന്നെയുള്ള ശബ്ദങ്ങൾ. അതെന്ന് പറയുന്നത് ദുന്ദുവി ശബ്ദവിശേഷാണ്. ദുന്ദുവി ശബ്ദസാമാന്യ നിഷ്കൃഷ്ട ദുന്ദുവി ശബ്ദസാമാന്യത്തിൽ നിന്ന് നിഷ്കൃഷ്ടമായി വേർതിരിച്ച് അതിൽ തന്നെ അന്തർഭവിച്ചിരിക്കുന്ന ദുന്ദുവി ശബ്ദവിശേഷ ആ ശബ്ദവിശേഷങ്ങളെ നശക്നിയ ഗ്രഹണായ അതിനെ ഗ്രഹിക്കാൻ ഗുരുവിന് കഴിയുന്നില്ല. യഥാ ദന്തുവി ശബ്ദത്വ സാമാന്യ ഉത്ഥിതാ പൃഥക്. ദന്തുവിൽ നിന്ന് വരുന്ന ആ ശബ്ദം ഒരു മുഴക്കം, അതല്ലാതെ നാദാദും ശക്നിയാ കശ്ചിത് വിശേഷാൻ അസി കോശവത്. അസിയും കോശവും പോലെ, വാളും വാളുറയും പോലെ രണ്ടിനെയും വേറാക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. അത് ശ്രവണേന്ദ്രിയത്തിനൊരു പ്രത്യേകതയാണ്. അതിനെ വിവേചിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയാണോ ആ മുഴക്കം തന്റെ കാതിൽ വന്ന് അടിയുന്നത് അതുപോലെ കേൾക്കുന്നു. അതിന് വേർതിരിക്കാൻ കഴിയുന്നില്ല ആ ശബ്ദത്തെ, ഉള്ളതിനെ അതുപോലെ ഗ്രഹിക്കാനേ പറ്റൂ. അസി കോശങ്ങളെ പോലെ, ഇത് അസിയാണ്, ഇത് കോശമാണെന്ന് രണ്ടിനെയും വേർതിരിച്ച് കാണിക്കാൻ കഴിയുന്നില്ല. ഒരു മുഴക്കം മാത്രമാകും. നമ്മൾ പറയാറുണ്ടോ, ഒരു മുഴക്കം ചെവി പൊട്ടിപ്പോകുന്ന ഒരു മുഴക്കം എന്ന് പറയും, ചെവി അടഞ്ഞു പോകുന്ന ഒരു മുഴക്കമെന്ന് പറയുന്നു. അതിന്റെ അകത്തിന് എന്തൊക്കെ മുഴക്കങ്ങളുണ്ടെന്ന് അറിയാൻ കഴിയുന്നില്ല. അത് പലത് കൂടി ചേർന്നാണല്ലോ അങ്ങനെ മുഴക്കുന്നത്. വലിയൊരു ശബ്ദം എന്ന് പറയുമ്പോൾ അത് പല തരംഗ ആവൃത്തി കൂടിയതാണ്, ഓരോന്നിനെയും വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഒന്നായിട്ട് അറിയുന്നു. ദുന്ദുബി ശബ്ദവിശേഷ ഗ്രഹണായ ഗ്രഹീതം ദുന്ദുബി അസ്തു ഗ്രഹണേന ദുന്ദുബി ശബ്ദ സാമാന്യ വിശേഷത്വന ദുന്ദുബി ശബ്ദ ഏവ ഇത് ശബ്ദവിശേഷ ഗ്രഹീത ഭൂമി. പിന്നെ ഇത്രയേ ഉള്ളൂ. ദുന്ദുബിയുടെ ആ മുഴക്കം കേൾക്കുമ്പോൾ ഇത് പെരുമ്പറയുടെ ശബ്ദമാണ്, ഇത്രയും കേൾക്കുന്നു. ശ്രവണേന്ദ്രിയത്തിന് അതിനെ വിഭജിച്ച് വിഭജിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇത്ര ഇത്രയുള്ള ആവർത്തിയുള്ള ശബ്ദങ്ങളാണെന്ന് നമ്മളെ ബോധിപ്പിക്കാൻ കഴിയുന്നില്ല. ഒറ്റ ബോധം മാത്രം, വലിയൊരു മുഴക്കം. ദന്തുവി ശബ്ദ സാമാന്യ വിശേഷത്തിന് ഇതതിന്റെ സാമാന്യമായ രൂപമാണ്, ഇതിനകത്തുള്ള വിശേഷമായ രൂപങ്ങളാണ് എന്നിങ്ങനെ ദന്തുവി ശബ്ദ ഏത് രീതി ശബ്ദവിശേഷ ഗ്രഹീത ഭവന്തി, ശബ്ദവിശേഷത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ദന്തുവി ശബ്ദ സാമാന്യം വിദ്രഗിണ ഭവ, കാരണം അതതിൽ അന്തർഭവിച്ചിരിക്കുന്നു. ദന്തുവി ശബ്ദ സാമാന്യത്തിൽ നിന്ന് വേറിട്ട് വിശേഷശബ്ദം അവിടെയില്ല, അതവിടെ പറയുന്നു. ആ ഒരു മുഴക്കം, അതിൽ നിന്ന് ഒരു ശബ്ദത്തെ വേർതിരിക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനാണ് ഇവിടെ പറയുന്നത് ദന്തുവി ശബ്ദ സാമാന്യം. അതിന് വേറിട്ട് അഭാവ വിശേഷ ശബ്ദങ്ങളില്ല, ഒറ്റ മുഴക്കം മാത്രം. എത്ര സമർത്ഥനായാലും അതിനെ വേർതിരിക്കാൻ സാധ്യമല്ല. ഏകരൂപത്തിലുള്ളൊരു ശബ്ദം മാത്രം, ദന്തുഭ്യ അഘാത ശിവ ദന്തുഭ്യ ആഹനനും ആഘാതോ ദന്തുഭ്യ അഘാത വിശിഷ്ട ശബ്ദ സാമാന്യ ഗ്രഹണേന തദ്ഗത വിശേഷ ഗ്രഹീത ഭവന്തി. പിന്നെ എന്തു മനസ്സിലാക്കണം? ആ മുഴക്കത്തെ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കണം, ആ മുഴക്കത്തിലൂടെ അതിനകത്തുള്ള ശബ്ദ സാമാന്യത്തെ ഗ്രഹിച്ചിരിക്കുന്നു. ആ ശബ്ദ സാമാന്യത്തെ ഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിലുള്ള വിശേഷങ്ങളെയും അതി ഗ്രഹിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചല്ല ആ ശബ്ദ സാമാന്യത്തിൽ നമ്മൾ പറയുന്നത് ശബ്ദ സാമാന്യ ഗ്രഹണ തദ്ഗത വിശേഷ, ആ ശബ്ദ സാമാന്യത്തിൽ നിന്നും വേർപിരിഞ്ഞിരിക്കാത്ത വിശേഷങ്ങളെയും ഗ്രഹിച്ചിരിക്കുന്നു. വേറൊരുത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിരയെ ഗ്രഹിക്കുമ്പോൾ ജലത്തെയും ഗ്രഹിച്ചിരിക്കുന്നു, ആഭരണത്തെ ഗ്രഹിക്കുമ്പോൾ നൂലിനെയും ഗ്രഹിച്ചിരിക്കുന്നു. ആഭരണത്തെ ഗ്രഹിക്കുമ്പോൾ സ്വർണത്തെയും ഗ്രഹിച്ചിരിക്കുന്നു, വസ്ത്രത്തെ ഗ്രഹിക്കുമ്പോൾ നൂലിനെയും ഗ്രഹിച്ചിരിക്കുന്നു. ഏതൊരു കാര്യത്തെ ഗ്രഹിക്കുന്നു അവിടെയെല്ലാം അതിന്റെ ഉപാദാനത്തെയും ഗ്രഹിച്ചിരിക്കുന്നു. സാമാന്യത്തെ ഗ്രഹിക്കുമ്പോൾ അന്തർഭവിച്ചിരിക്കുന്ന വിശേഷങ്ങളെയും ഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശേഷത്തിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ അഭേദബുദ്ധിയിൽ ഭേദഗ്രഹണം എങ്ങനെ സംഭവിക്കും? പറയുന്നു, അഭേദബുദ്ധിയിൽ ആ ഭേദഗ്രഹണം അന്തർഭവിച്ചിരിക്കുന്നു, അതിൽ അന്തർഭവിച്ചതായി ഗ്രഹിക്കുന്നു. ശബ്ദ സാമാന്യസ്യ ഗ്രഹണേന തദ്ഗത വിശേഷ ഗ്രഹീത ഭവന്തി. ശബ്ദ സാമാന്യത്തെ ഗ്രഹിക്കുന്നതിലൂടെ അതിനുള്ള വിശേഷങ്ങൾ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അദ്വൈത ബോധ ഗ്രഹണത്തിൽ ഈ ഭേദഗ്രഹണോടെ അന്തർഭവിച്ചിരിക്കുന്നു. സാധാരണ ഭേദബുദ്ധിയും ആത്മബോധവും തമ്മിലുള്ള വ്യത്യാസത്തോടെ പറയുന്നു. സാധാരണ ഭേദബുദ്ധി അത് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നു. ശബ്ദമാണ്, സ്പർശമാണ്, രൂപമാണ്, രസമാണ്, ഗന്ധമാണ്, ഇങ്ങനെ ഭേദത്തിൽ. പക്ഷേ അദ്വൈതാത്മബോധത്തിൽ ഈ ഭേദം അന്തർഗതമായിരിക്കുന്നു. ആഭരണത്തിന്റെ തത്വം അറിയുന്നവനും അറിയാത്തവനും തമ്മിലുള്ള വ്യത്യാസം പോലെ, തിരയുടെ തത്വത്തെ അറിയുന്നവനും അറിയാത്തവനും തമ്മിലുള്ള വ്യത്യാസം പോലെ, ആത്മബോധത്തിൽ ഈ ഭേദങ്ങൾ അന്തർഭവിച്ചിരിക്കുന്നു. അന്തർഭൂതം എന്നുള്ള നിലയ്ക്ക് ആ ഭേദങ്ങളവിടെ നിലനിൽക്കുന്നത് ആത്മബോധത്തെ ബാധിക്കുന്നതല്ല. ആ അദ്വൈതാത്മബോധത്തെ വിട്ടിട്ട് ഭേദം പ്രകാശിക്കുന്നില്ല. അതാണ് അടുത്ത് പറയുന്നത്, നദുത്തെ ഏവ നിർഭിദ്യ ഗ്രഹീത ശക്യന്തി വിശേഷരൂപേണ അഭാവാത്യേഷ. ആത്മബോധിയെ സംബന്ധിച്ചിടത്തോളം അവയെ വേറിട്ട് വേറിട്ട് ആത്മബോധം കൂടാതെ അദ്വൈതബോധം കൂടാതെ നിർഭിദ്യ ഗ്രഹീതം, ആത്മബോധത്തെ ആശ്രയിക്കുക, ഇത് ശബ്ദം, ഇത് സ്പർശം, ഇത് രൂപം, ഇത് രസം, ഇത് ഗന്ധം എന്നിങ്ങനെ ആത്മബോധത്തെ അപേക്ഷിക്കാതെ അജ്ഞൻ ഗ്രഹിക്കുന്നത് പോലെയല്ല ഗ്രഹിക്കുന്നത്. നദുത്തേവ നിർഭിദ്യ ഗ്രഹീത ശക്തി വെവ്വേറെയായിട്ട് ഭേദം പരസ്പരം വേറെയായിട്ടും ഭേദം ആത്മബോധത്തിൽ നിന്ന് വേറെയായിട്ടും ഗ്രഹീതം നിലയ്ക്കതെ വിശേഷരൂപേണ അഭാവാത്യേഷ. വിശേഷരൂപത്തിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. എന്താ ശബ്ദത്തിന്റെ ആ മുഴക്കത്തിൽ നിന്ന് വേറിട്ട് ഒരു ശബ്ദം അങ്ങനെയൊന്നും നിലനിൽക്കുന്നുണ്ടാവില്ല. അതെല്ലാം അതിൽ അന്തർഭവിച്ചു പോയി. തഥാ പ്രജ്ഞാനം വ്യതിരേകേണ സ്വപ്ന ജാഗ്രതയോ ന കശ്ചിത് വസ്തുവിശേഷവും ഗ്രഹീത. അതുകൊണ്ട് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. ഇവിടെ നമ്മ പറഞ്ഞ ചിദനുഗമാ ചിത്താണ് സർവത്ര അനുഗമമായിരിക്കുന്നത്, പ്രജ്ഞാനമാണ് സർവത്ര അനുഗമമായിരിക്കുന്നത്, തുരിയ ബോധമാണ് സർവത്ര അനുഗമമായിരിക്കുന്നത്. അത് സ്വപ്ന ജാഗ്രതയോർ സ്വപ്നത്തിനും ജാഗ്രതത്തിനും സുഹൃത്തി വിട്ടു. അവിടെ പ്രതീതി ഇല്ല, അതുകൊണ്ട് അതിനെ വിട്ടത്. പ്രതീതിയുള്ള രണ്ട് സ്ഥലങ്ങളാണ് സ്വപ്നവും ജാഗ്രതയും. അവിടെ പ്രജ്ഞാനം വ്യതിരേകേണ കശ്ചിത് വസ്തുവിശേഷവും ഗൃഹീത. ആ പ്രജ്ഞാനത്തിൽ നിന്നും വേറിട്ട് ഒരു വസ്തുവിശേഷവും അനുഭവപ്പെടുന്നില്ല. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളൊന്നും പ്രജ്ഞാനത്തിൽ നിന്ന് വേർപെട്ട് അനുഭവപ്പെടുന്നില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വന്തം പ്രതിബിംബത്തെ കാണുന്നവന് വാസ്തവത്തിൽ തന്റെ പ്രതിബിംബത്തെ കാണുമ്പോൾ താൻ വേറെ പ്രതിബിംബം വേറെ, അതുകൊണ്ടാണ് അതിന് പ്രതിബിംബം എന്ന് പറയുന്നത്. അവിടെ ഒരു ഭേദത്തെ കാണുന്നു. വാസ്തവത്തിൽ താൻ ഏകമാണെങ്കിലും കണ്ണാടിയിൽ ഭേദത്തെ കാണുന്നു. അവിടെ തന്നിൽ നിന്നും അന്യമായ ഒരു താൻ തന്നെയാണോ കാണുന്നത്? അത് പറയാൻ പറ്റുന്നില്ല. തന്നിൽ നിന്ന് അന്യമായ ഒരാളെ അവിടെ കാണുന്നു, അത് പറയാൻ പറ്റില്ല. തന്നെയാണ് കാണുന്നത്, കാര്യത്തിൽ സംശയമില്ല. താൻ കാണുന്നത് കൊണ്ട് ആ പ്രതിബിംബം തന്നിൽ നിന്ന് അന്യമാവും. അങ്ങനെയാണ് കണ്ടിരുന്നെങ്കിൽ നമ്മൾ പറയുന്നതാ ഈ കണ്ണാടിയിൽ ഞാൻ അന്യനെ കാണുന്നു, അങ്ങനെയുള്ള പറയുന്നത് കണ്ണാടിയിൽ ഞാൻ എന്നെ കാണുന്നു എന്നാ പറയുന്നു. എന്റെ പ്രതിബിംബത്തെ കാണുന്നു എന്ന് പറയുന്നിടത്ത് ആര്? അത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ഇങ്ങനെ പ്രതിഫലിച്ച് കാണുന്നതെന്നാ പറയുന്നത്. അല്ലാതെ അത് പ്രതിബിംബം എന്നുള്ളതുകൊണ്ട് അവിടെ തന്നിൽ നിന്നും അന്യത്വ ബുദ്ധി ആ പ്രതിബിംബത്തിലില്ല, വരത്തില്ല. ഭേദത്തിൽ അന്യത്വ ബുദ്ധി വരത്തില്ല. ജാഗ്രത സ്വപ്നങ്ങളിൽ ഏകമായ ജ്ഞാനമാണ് പ്രകാശിക്കുന്നത്, പ്രജ്ഞാനം. അതിൽ നിന്ന് വേറിട്ട് സ്വപ്ന ജാഗ്രത പറഞ്ഞാൽ കശ്ചിത് വസ്തുവിശേഷ രീതി, പ്രജ്ഞാനത്തിൽ നിന്ന് വേറിട്ടൊന്നിനെ ഗ്രഹിക്കാൻ വയ്യ. വസ്തുവിശേഷങ്ങളെ ഗ്രഹിക്കുന്നത് അത് വേറിട്ടല്ല, പ്രതിബിംബത്തെ ഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ താൻ തന്നെയാണ്. തന്റെ പ്രതിബിംബം എന്ന് പറയുന്നുണ്ടെങ്കിലും ആ പ്രതിബിംബം താൻ തന്നെയാണ്. തസ്മാത് പ്രജ്ഞാനം വ്യതിരിക്കുന്ന അഭാവവും യുക്തഹത്യേഷ. അതുകൊണ്ട് ജ്ഞാനം വ്യതിരിക്തമായി നാമരൂപങ്ങൾ ഇല്ല, തേഷാം നാമരൂപമാണ്. വ്യതിരിക്തമായി നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആത്മബോധത്തിൽ വീണ്ടും ഭേദത്തെ സ്വീകരിക്കുക അത് സാധ്യമല്ല. അങ്ങനെ ഭേദത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല. ശബ്ദ സാമാന്യത്തിൽ വിശേഷം അന്തർഭവിച്ചിരിക്കുന്നുണ്ട്. ശബ്ദ സാമാന്യത്തിന്റെ ഗ്രഹണത്തിൽ ആ വിശേഷങ്ങളും ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. വിശേഷത്തിന് ശബ്ദ സാമാന്യത്തെ വിട്ടിട്ട് ഇത് വിശേഷമെന്ന് ഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അദ്വൈതാത്മബോധത്തിൽ ഈ ഭേദത്തെയെല്ലാം അദ്വൈതാത്മബോധത്തിൽ ഗ്രഹിക്കുന്നു. അദ്വൈതാത്മബോധത്തിൽ അന്തർഭൂതമായി ഇതിനെല്ലാം ഗ്രഹിക്കുന്നു. അല്ലാതെ അദ്വൈതാത്മബോധത്തിൽ നിന്ന് വേറിട്ട് ഭേദം ഭേദം എന്ന് അജ്ഞൻ ഗ്രഹിക്കുന്നത് പോലെ അല്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അദ്വൈതാത്മബോധമേ ഉള്ളൂ, രണ്ടാമതൊരു ഭേദബോധം അവിടെയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു ഭേദ വ്യവഹാരവും അവിടെയില്ല. നിർഭീതി ഗ്രഹീതിശക്തി. അതിന് വീണ്ടും പഴയതുപോലെ ഭേദം ഭേദം ഭേദം അത് ഇത് എന്ന് ഗ്രഹിക്കാൻ സാധ്യമല്ല. വിശേഷരൂപേണ അഭാവാത്യേഷാവ വിശേഷരൂപത്തിൽ നിൽക്കുന്നില്ല എന്നുവെച്ചാൽ ഭേദരൂപത്തിൽ നിൽക്കുന്നില്ല. ഇവിടെ പറയുന്നത് അദ്വൈതാത്മബോധത്തിൽ ഈ ഭേദങ്ങൾ എങ്ങനെ അന്തർഭവിച്ചിരിക്കുന്നു, എങ്ങനെ ആ ഭേദങ്ങളുടെ സ്വന്തമായ ഭേദ അസ്തിത്വം എങ്ങനെ നഷ്ടപ്പെടുന്നു, ആ ഭേദങ്ങളും എങ്ങനെ അഭേദമായി തന്നെ നിലനിൽക്കുന്നു, അതാണ് ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് വ്യവഹാരത്തിൽ ഭേദം എന്ന് നമ്മൾ പറയുന്നത് കേവലം പ്രാതീതികമായിട്ട് ആണല്ലാതെ വസ്തുസ്ഥിതിയിലല്ല പറയുന്നത്. അങ്ങനെയൊന്നില്ല എന്നാണ്. ഇത് മനസ്സിലാക്കുന്നത് പോലെ അടുത്ത് വരുന്ന ശങ്കന്റെയും വീണയുടെയും എല്ലാം ഉദാഹരണത്തെ മനസ്സിലാക്കണം. പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, അദ്വൈത ബോധത്തിൽ ഇവിടെ വ്യവഹാരം ആ ഭേദത്തെ ആശ്രയിക്കുന്നില്ല, അത് അദ്വൈതത്തെ ആശ്രയിച്ച് അഭേദത്തെ ആശ്രയിച്ച് തന്നെയാണ് വ്യവഹാരം. അദ്വൈത ബോധത്തിൽ ഭേദം ആ ബോധത്തിൽ നിന്നും വ്യതിരിക്തമായി വേറിട്ട് പ്രകടമാകുന്നില്ല. അവിടുത്തെ ഭേദം ആ അദ്വൈതത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു, അദ്വൈത ബോധത്തിൽ അന്തർഭവിച്ചതാണ്. തഥാ സയദാശങ്കമായ മനസ്സ് ശങ്കേന സംയോജ്യ മനസ്സി ആപൂരി മനസ്സി എന്ന ബാഹ്യാന് ശബ്ദാന് ശക്നിയാദിത്യോ ഇത്യവമാദിപ്പോകും. അതുപോലെ തന്നെ ഈ ശങ്ക ദൃഷ്ടാന്തം മനസ്സിലാക്കണം. ആ ശങ്ക ദൃഷ്ടാന്തം ആ ശങ്കന്റെ മുഴക്കം കേൾക്കുമ്പോൾ ആ മുഴക്കത്തിനുള്ളിൽ അനേക ശബ്ദങ്ങൾ അന്തർഭവിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഒറ്റ മുഴക്കമായി കേൾക്കുന്നത്. ആ ഒറ്റ മുഴക്കം എന്ന് പറയുന്ന അദ്വൈതം, അതിൽ ആവർത്തിച്ചിരിക്കുന്ന ശബ്ദവിശേഷങ്ങൾ അത് വേർതിരിച്ച് ആ സാമാന്യ ശബ്ദത്തിൽ നിന്നും ഭിന്നമായി ഗ്രഹിക്കുന്നില്ല, ആ സാമാന്യ ശബ്ദത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. എന്നാൽ അതുപോലെ ഉണ്ട്, അന്തർഭവിച്ച രൂപത്തിലുണ്ട്. അത് പറയുന്നു അതിൽ അനുഗതമായിരിക്കുന്നു, വേറിട്ട് വേറിട്ടത് നിൽക്കുന്നില്ല. അദ്വൈതാത്മബോധത്തിൽ ഭേദബുദ്ധി അന്തർഭവിച്ചിരിക്കുന്നു. നമ്മുടെ ഇവിടെ എന്താണ് ഉപരിതലത്തിൽ ഭേദത്തെ അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥമല്ല, അദ്വൈത ബോധമാണ് പരമാർത്ഥം. ഭേദത്തോടെ അംഗീകരിക്കുന്നുണ്ട്, ദോഷമൊന്നുമില്ല, അതിനെ പരമാർത്ഥമായി സ്വീകരിക്കുകയായിരുന്ന പരമാർത്ഥമായി അഭേദത്തെ സ്വീകരിക്കുക. നമ്മുടെ ഗ്രഹിക്കുന്നതെന്തോ അത് പരമാർത്ഥം, ഗ്രഹിക്കുന്നത് അദ്വൈത ബോധത്തെയാണ്. അതിനാണല്ലോ ഈ ശ്രമമെല്ലാം നടത്തുന്നത്. സംഘധ്വനിയിൽ ഗ്രഹിക്കുന്നതാ സാമാന്യ ശബ്ദത്തിൽ, പെരുമ്പറ ധ്വനിയിൽ ഗ്രഹിക്കുന്നതാ സാമാന്യ ശബ്ദത്തിൽ. വിശേഷങ്ങളവിടെ ഉണ്ട്, അന്തർഭവിച്ചിരിക്കുന്നു. അതിനെ വിശേഷമായിട്ടല്ല, ആ സാമാന്യത്തിൽ അന്തർഗതമായി ഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. വീണയുടെ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നു. ഏവം ശ്രോതവ്യാത്മാ സമാപ്തശ്രവണേ വിധി അഥ മന്ദവ്യ പ്രപഞ്ച പ്രവചിത പറയുന്നു. ആ ശ്രവണം എന്ന് പറയുന്നത് ശ്രുതിയുടെ താല്പര്യത്തെ വിരിക്കുക എന്ന് പറഞ്ഞു. അത് മനനത്തിന്റെ അപേക്ഷ കുറച്ചുകൂടി സ്ഥൂലമാണ്, ചിന്ത മനനം കുറച്ചുകൂടി സൂക്ഷ്മമാണ്. പറയുന്നു ആ ശ്രവണത്തിൽ നിന്ന് ഒരുപാട് ഇവിടെ മുമ്പോട്ട് പോയി സൂക്ഷ്മമായ മനനം, അതാണ് ഇവിടെ പറയുന്ന സയഥ ദുന്ദുപേർ ഹന്യമാനസ്യ എന്ന് പറയുന്ന ആ ഭാഗം. കുറച്ച് ഏകാഗ്രതയോടെ സൂക്ഷ്മമായി ആന്തരികമായി ഗ്രഹിക്കേണ്ട ഒന്നാണ്. കാരണം അവിടെ പറയുന്ന സാമാന്യ വിശേഷഭാവങ്ങളുടെ ഭേദത്തെയും അഭേദത്തെയും ഗ്രഹിക്കുന്നത് സൂക്ഷ്മമായിട്ടാണ്. അതുകൊണ്ട് അഥം മന്ദവ്യത്യ വ്യത്യസ്ത പ്രപഞ്ച, അതാണ് ഈ പറയുന്ന സയഥ. ഇതുവരെ ശ്രവണമായും അങ്ങനെ വേർതിരിക്കാൻ വയ്യ, ഇത്രയും ശ്രവണം ഇത്രയും മനം അങ്ങനെ വേർതിരിവില്ല. എന്നാലും ഓരോന്നിനും ഒരു പ്രാധാന്യമുണ്ട്. കൂടുതൽ സൂക്ഷ്മമായതുകൊണ്ട് അതിനെ മനനമെന്ന് പറയുന്നു. ശ്രവണത്തിനും അതുള്ളത് തന്നെയാണ് മനം. പരവിച്ചതേ സാമാന്യത്തിൽ വിശേഷം അന്തർഭവിച്ചിരിക്കുന്ന പോലെ അദ്വൈതാത്മബോധത്തിൽ വിശേഷങ്ങളെല്ലാം അന്തർഭവിച്ചു പോകുന്നു. അവിടെ പരമാർത്ഥത്തിൽ ഈ അദ്വൈതാത്മബോധമല്ലാതെ രണ്ടൊരു വിശേഷമില്ല. അടുത്ത വീണയുടെ ദൃഷ്ടാന്തം പറയും. സയഥ വീണ ഈ വാദ്യമാന എന്ന ബാഹ്യാൻ ശബ്ദാൻ ശക്നിയ, നേരത്തെ പറഞ്ഞു ശങ്കിന്റെ ഉദാഹരണം പറഞ്ഞ പോലെ വീണ എല്ലാം ഒന്ന് തന്നെയാണ്. എന്തിനാ ഇങ്ങനെ അവിടെച്ച് പറയുന്നത്? അത് ഭാഷകാരൻ പറയും. വീണയെന്ന് പറയുന്നതിന് പേരും ശങ്കെന്ന് പറയാം, അതിന് പേരും പെരുമ്പറയെന്ന് പറയാം. ഒന്ന് പറയുമ്പോൾ തന്നെ എല്ലാം പറയാം. എന്തിനങ്ങനെ ആവർത്തിക്കുന്നു? വീണായ വാദ്യമാനായ അനേക ദൃഷ്ടാന്തോപാദന മിക സാമാന്യ ബഹുത്വഖ്യാപനമാണ്. അങ്ങനെ സാമാന്യം വിശേഷം എന്നുള്ള ഭാവത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നുവെച്ചാൽ അതിന് നൂറുകണക്കിന് ദൃഷ്ടാന്തം കിട്ടും. അദ്വൈത ബോധത്തിൽ വിശേഷ ഭേദബോധം അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് അങ്ങനെ പറയുന്നതിനൊരു കാര്യമുണ്ട്. കാരണം ഒരു തത്വത്തെയും ദൃഷ്ടാന്തത്തിലൂടെ സമർത്ഥിക്കാൻ പാടില്ല. പൊതുവെ തത്വം എന്ന് പറയുന്ന ഒരു സാമാന്യവും ദൃഷ്ടാന്തം എന്ന് പറയുന്ന ഒരു വിശേഷവുമാണ്. അപ്പൊ വിശേഷത്തെ ആശ്രയിച്ച് സാമാന്യത്തെ സമർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പോരായ്മയുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നു ആ ലോകം മിഥ്യയാണ്, അത് മനസ്സിലാവുന്നില്ല. ഇതുപോലെ രജ്ജുവിലെ സർപ്പത്തെ പോലെ ഇങ്ങനെ പറയുന്നതിനൊരു വലിയ പോരായ്മയുണ്ട്. എന്തുകൊണ്ട്? രജ്ജുവും സർപ്പവും എല്ലാം അന്തർഭവിച്ചിരിക്കുന്ന വിപുലമായി പ്രപഞ്ചത്തെ, ആ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു അംശമായിരിക്കുന്ന രജ്ജു സർപ്പം ദൃഷ്ടാന്തത്തിലൂടെ എങ്ങനെ സമർത്ഥിക്കാൻ കഴിയും? അതിന്റെ ഒരു ഭാഗമല്ലേ ആവുന്നുള്ളൂ. പ്രപഞ്ചം എത്ര വിപുലമാണ്. അത് അതിന്റെ മിഥ്യാത്വത്തെ സമർത്ഥിക്കാൻ വേണ്ടി എന്താ ചെയ്ത്? ആ പ്രപഞ്ചത്തിന്റെ അന്തർഭവിച്ചിരുന്ന ഒരു ചെറിയൊരു ദൃഷ്ടാന്തത്തെ എടുത്തിട്ട് പറയുന്നു. അങ്ങനെ പറയുന്നതിനൊരു പോരായ്മയുണ്ട്. പക്ഷെ ഈ തത്വത്തെ വിശദമാക്കുന്നതിന് ഈ പ്രപഞ്ചത്തിന്റെ ഒരു അംശത്തെ ദൃഷ്ടാന്തമായി എടുക്കണ്ട. ഈ പ്രപഞ്ചം തന്നെ ദൃഷ്ടാന്തമാണ്, സർവ്വതിന് ദൃഷ്ടാന്തമാണ്. പ്രത്യേകിച്ച് ഒന്നല്ല ഇത്, സ്വയം തന്നെ ഇതിന് ദൃഷ്ടാന്തമായിരിക്കും. അവിടേക്ക് പോകുന്നതിന് ആദ്യം ചെറിയ ഉപായങ്ങളിലൂടെ പോകുന്നു, ചെറിയ ഉദാഹരണങ്ങളെടുക്കുന്നു. അനേക ദൃഷ്ടാന്ത ഉപാദാനം അനേക ദൃഷ്ടാന്തങ്ങളുടെ സ്വീകരിച്ചിരിക്കുന്നത് സാമാന്യ ബൗദ്ധ്യാപനാർത്ഥം. ഈ സാമാന്യങ്ങൾ പലതുണ്ട്, ശംഖുണ്ട്, വീണയുണ്ട്, മറ്റെത്രയോ എത്രയോ എത്രയോ ഈ ശബ്ദങ്ങൾ നിരന്തരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ എല്ലാത്തിനെയും അതിന്റെ ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു രജ്ജുവിന് സർപ്പം മിഥ്യയായി കാണുന്നു, അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണെന്നല്ല പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ അത് അസംബന്ധമായി. ഈ പ്രപഞ്ചത്തിന്റെ ഏതംശത്തെ എടുത്ത് പരിശോധിച്ചാലും ശരി, അത് പ്രപഞ്ച മിഥ്യാത്വത്തിന് ദൃഷ്ടാന്തമാണ്. ഒരു രജ്ജുസർപ്പം മാത്രമാണ്, രജ്ജുസർപ്പത്തിൽ തുടങ്ങുന്നു. ശബ്ദ സ്പർശ രൂപ രസഗന്ധം ഏതിനെടുത്ത് ആത്മദൃഷ്ടിയിലൂടെ പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് മിഥ്യയാണ്. അനേക ദൃഷ്ടാന്ത ഉപാദനമേ സാമാന്യ ബഹുത്വക്ഷാമനാട്ടോ. അതുകൊണ്ട് ആ സാമാന്യ ബഹുത്വ ദൃഷ്ടാന്ത ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. സർവ്വതന്നെ ദൃഷ്ടാന്തമാണ്. ആത്യന്തികമായ ദൃഷ്ടാന്തം ദാഷ്ടാന്തികം എന്നുള്ളൊരു ഭേദം പോലുമില്ല. ഈ ഒരു ചെറിയ ദൃഷ്ടാന്തത്തെ ആശ്രയിച്ച് ആർക്കാണോ ഈ ബോധം ഉണ്ടാകുന്നത്, പറയുന്നു ബ്രഹ്മവിഭവതി, അവൻ സ്വയം ആ ബോധമായി തീരുന്നു. അവന് പിന്നീട് ദൃഷ്ടാന്ത ദാഷ്ടാന്തികം എന്നുള്ള ഭേദമില്ല. അതുവരെ ചെറിയ ദൃഷ്ടാന്തങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു. അവനൂടെ പറയുന്നത് എല്ലാം ആ ഒരു ഒന്നിൽ ആ പ്രജ്ഞാനധനമായിരിക്കുന്ന ആത്മവസ്തുവിനിതെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. ഈ ഉദാഹരണങ്ങളെല്ലാം അതിനെ ബോധിക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ദൃഷ്ടാന്തങ്ങൾ എടുക്കും. ആത്യന്തികമായി നിങ്ങൾ ഈ ജഗത്തിനെ തന്നെ ദൃഷ്ടാന്തമായി കൊള്ളു. ഈ ജഗത്തും ആ ഭേദത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ഭേദത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ജഗത്വ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുന്നു. അനേക ദൃഷ്ടാന്തോപാദാനം ഇഹ സാമാന്യ ബഹുത്വ ക്ഷമനാണ്, സാമാന്യ ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്.